ശ്രീമദ്ഭഗവത്ഗീത അധ്യായം 12 ശ്ലോകം 24. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ജഗുണൈ സഹ സർവദാ വർത്തമാനോപി ന സ ഭൂയോഭിജായതേ. ഒരു ചോദ്യമുണ്ട്, സാഖ്യത്തിൽ എന്തുകൊണ്ട് കർത്തൃത്വം പ്രകൃതിക്കും ഭോക്തൃത്വം പുരുഷനും കൽപ്പിച്ചിരിക്കുന്നു? എന്തുകൊണ്ട് രണ്ടും പ്രകൃതിക്ക് തന്നെ ആയിക്കൂടാ? അതായത് സാഖ്യത്തിൽ കർത്തൃത്വം പ്രകൃതിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് പരിണാമ കർത്തൃത്വമാണ്. പ്രകൃതി പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിണമിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി അത് പ്രകൃതിയിലെ വരത്തുള്ളൂ. പുരുഷനെ എന്താണ് അവർ പറയുന്നത്? അവരുടെ തത്വം അനുസരിച്ചാണ് പറയുന്നത് പുരുഷൻ നിർഗുണനാണെന്നാണ്. നിർഗുണനായിരിക്കുന്ന പുരുഷന്റെ അവർക്ക് കർത്തൃത്വം കൽപ്പിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? പുരുഷൻ പരിണാമിയല്ല, ചിതിശക്തി അപരിണാമി, അതാണ് അവരുടെ തത്വം. അതുകൊണ്ടാണ് അങ്ങനെ കൽപ്പിച്ചിരിക്കുന്നത്. ഭോക്തൃത്വം എന്തുകൊണ്ട് പുരുഷന് കൽപ്പിച്ചിരിക്കുന്നു? ഭോക്തൃത്വം ഇവിടെ പറഞ്ഞു, ആചാര്യസ്വാമികൾ വ്യാഖ്യാനിച്ചുകൊണ്ടും പറഞ്ഞു, ഭോക്തൃത്വം എന്ന് പറയുന്നത് എന്താണ്? അത് അനുഭവമാണ്. അപ്പൊ പുരുഷനെന്ന് പറയുന്നത് ചൈതന്യ സ്വരൂപനാണ്. അപ്പൊ ചൈതന്യത്തിലേ ഉള്ളൂ അനുഭവം. പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? ജഡ പരിണാമിനി എന്നാണ് പറയുന്നത്. ജഡരൂപത്തിലിരുന്നത് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ അനുഭവം ഉണ്ടാകത്തില്ല, ചൈതന്യമില്ല. അപ്പൊ ചൈതന്യം ഉള്ളിടത്ത് അനുഭവം, അല്ലെങ്കിൽ ചൈതന്യം തന്നെയാണ് അനുഭവം. അതുകൊണ്ട് അതിനെ ഭോക്തൃത്വം പുരുഷനെ സാധ്യമാകും അവരുടെ തത്വം അനുസരിച്ച്. പരിണാമത്തിനാണ് കർത്തൃത്വം. അല്ല, സാധാരണ നമ്മൾ പറയുന്നത് പോലെ ജീവന്റെ കർത്തൃത്വം ഭോക്തൃത്വം എന്നുള്ള നിലയ്ക്ക് അല്ല. ഓരോ ശാസ്ത്രങ്ങളിലും അവരവരുടെ സാങ്കേതിക ശബ്ദങ്ങളാണ്. അതുകൊണ്ട് പുരുഷൻ ചൈതന്യ സ്വരൂപനായതുകൊണ്ട് ചൈതന്യം പുരുഷനിലേ ഉള്ളൂ, പ്രകൃതിയിലില്ല. അതുകൊണ്ട് പുരുഷന് അവർ പറയുന്നത് ഭോക്തൃത്വം. ആ ഭോക്തൃത്വം എന്ന് പറയുന്നത് പുരുഷന്റെ അനുഭവമാണ്. നേരത്തെ പറഞ്ഞു, സുഖ ദുഃഖ മുഖാകാരത്തിൽ പരിണമിച്ചിരിക്കുന്ന ആ ത്രിഗുണങ്ങളുടെ അനുഭവം, അതാണ് ഭോക്തൃത്വം. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്? ഒരു ജീവൻ കർമ്മം ചെയ്യുന്നു, ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നു. ആ കർമ്മം ചെയ്യുക, കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുക എന്ന് പറയുന്നത് സാഖ്യന്മാർ സ്വീകരിക്കുന്നുണ്ട്. കർമ്മം ചെയ്യുന്ന ആളല്ല ഫലം അനുഭവിക്കുക എന്ന് വന്നാൽ കർമ്മ നിയമം എങ്ങനെ വിശദീകരിക്കുന്നു? ഇത് സാഖ്യന്മാർ അംഗീകരിക്കുന്നതാണ്. കർമ്മം ചെയ്യുന്നു ജീവൻ, കർമ്മത്തിന്റെ ഫലം അവൻ അനുഭവിക്കുന്നു. പക്ഷെ ഇവിടെ കർത്തൃത്വമെന്നും ഭോക്തൃത്വമെന്നും പറയുന്നത് നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന ജീവന്റെ കർത്തൃത്വം ഭോക്തൃത്വം എന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ കർത്തൃത്വം എന്ന് പറയുന്ന പരിണാമത്തിനുള്ള കർത്തൃത്വം, അത് അവർ പ്രകൃതിയിൽ സ്വീകരിക്കുന്ന എന്തുകൊണ്ട്? കാരണം ഈശ്വരനെ അംഗീകരിക്കുന്നുണ്ട്. സാധാരണ സൃഷ്ടിയുടെ കർത്തൃത്വം എന്ന് പറയുന്നു. ആ സൃഷ്ടിയുടെ കർത്തൃത്വം പറയുമ്പോൾ നമ്മളെവിടെ പറയുന്നു? ജീവനെയല്ല പറയുന്നു, പിന്നെയോ ഈശ്വരനെയാണ്. അപ്പൊ ഈശ്വരനെ അംഗീകരിക്കാതിരുന്നാൽ ഈ സൃഷ്ടിക്ക് കർത്തൃത്വം എവിടെ വരും? അപ്പൊ അവർ പറയുന്നത് പ്രകൃതിയിലാണ്. ആ സൃഷ്ടിയുടെ കർത്തൃത്വം പ്രകൃതിയിൽ എങ്ങനെ വരുന്നു? പരിണാമത്തിനുള്ള കർത്തൃത്വമായിട്ട്. അല്ല, നമ്മൾ സാധാരണ ഒരു പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ആ കർത്തൃത്വം അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. സാധാരണ ഒരാൾ പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നു, അതെല്ലാം ജീവന്റെ അവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ കർത്തൃത്വം ഭോക്തൃത്വം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, കർമ്മം ചെയ്യുന്ന ആളല്ല ഫലം അനുഭവിക്കുക എന്ന് വന്നാൽ കർമ്മ നിയമം എങ്ങനെ വിശദീകരിക്കുമെന്നുള്ളതാണ്. അത് സാധാരണ രീതിയിലുള്ള കർമ്മവും ഫലവും അതാണ് പറഞ്ഞു. കാര്യകരണ കർത്തൃത്വം ഏത് പ്രകൃതി വെച്ചത്? അപ്പൊ ആ കാര്യകരണ കർത്തൃത്വം എന്ന് പറയുന്നത് ശരിക്കും കാര്യകരണങ്ങളുടെ പരിണാമങ്ങളാണ്. അത് പ്രകൃതിയിലെ സംഭവിക്കുന്നുള്ളൂ. ഇപ്പോ ഈ ശരീരത്തിന്റെ സൃഷ്ടി, പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, അതെല്ലാം എങ്ങനെയാണോ ഈശ്വരൻ ഈശ്വരൻ അതിന്റെ കർത്താവെന്ന് പറയുന്നു, ജഗത്ത് കർത്താവെന്ന് പറയുന്നു. അതിന് സമമായിട്ട് അവിടെ പ്രകൃതിയെ തന്നെ കർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. അല്ല, സാധാരണ ജീവന്മാർ ചെയ്യുന്ന പ്രവൃത്തി, ഈ പ്രവൃത്തിയുടെ ഫലം മാത്രത്തിലല്ല അവിടെ കർത്തൃത്വവും ഭോക്തൃത്വവും പറയുന്നു. ആ തരത്തിലുള്ള കർത്തൃത്വ ഭോക്തൃത്വങ്ങൾ ജീവനെ തന്നെ അംഗീകരിക്കുന്നുണ്ട്. ഇത് അവിടെ കർത്തൃത്വം ഭോക്തൃത്വം എന്ന് പറയുന്നത് സാങ്കേന്മാരെ സംബന്ധിച്ച് അവരുടെ പാരിഭാഷികമായ സാങ്കേതിക ശബ്ദങ്ങളാണ്. അതിനവർ പ്രത്യേക അർത്ഥം പറയുന്നു. അത് നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന കർത്തൃത്വ ഭോക്തൃത്വങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാൻ പാടില്ല. അടുത്തിവിടെ പറയുന്നത് തമേദം യഥോക്ത ലക്ഷണം ആത്മാനം ഭാഷ്യകാരൻ യഏവം യഥോക്ത പ്രകാരേണ വേത്തി പുരുഷം സാക്ഷാ ആത്മഭാവേ നായമഹമസ്മി പ്രകൃതിഞ്ച യഥോക്ത അവിദ്യാലക്ഷണ ഗുണൈഹി സ്വവികാരൈഹി സഹ നിവർത്തിത അഭാവമാപാദിത വിദ്യ സർവഥാ സർവപ്രകാരേണ വർത്തമാനോപി സ ഭൂയ പുന പതിതേ അസ്മിൻ വിദ്യു ശരീരേ ദേഹാന്തര എന്ന അഭിജായതേനുത്പദ്യത ദേഹാന്തരം ന ഗൃഹാതി ഇത്യർത്ഥ ന സ ഭൂയോഭിജായതേ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അവൻ പിന്നീട് ജനിക്കുന്നില്ല. ആരോ ഏവം യഥോക്ത പ്രകാരേണ വേത്തി പുരുഷൻ, നേരത്തെ ഇവിടെ സംഖ്യന്മാരുടെ ആ പ്രതിപാദന ശൈലി അവലംബിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞു പുരുഷനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും. പുരുഷൻ പ്രകൃതി ഗുണങ്ങളെക്കുറിച്ച് ഈ പറഞ്ഞ രീതിയിൽ ആരാണോ അറിയുന്നത് പുരുഷം. ഇവിടെ സാങ്കേതത്വം മനസ്സിലാക്കുക എന്നുള്ളതല്ല, പുരുഷനെ സംബന്ധിച്ച് പ്രകൃതിയെ സംബന്ധിച്ച് എല്ലാം ഉള്ള തത്വത്തെ ആരാണ് മനസ്സിലാക്കുന്നത്? സാക്ഷാത് ആത്മഭാവേന പുരുഷനെ താനായിട്ട് അറിയുക. എന്താണ് ആയമഹം അസ്മി? ഈ ചർച്ച ചെയ്യുന്ന ഇവിടെ ശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു പുരുഷൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അയം ഈ പുരുഷൻ, അഹം അസ്മി ഞാൻ തന്നെ എന്ന് മനസ്സിലാക്കുക. പ്രകൃതി ചൈതോക്താം അവിദ്യാലക്ഷണം, പ്രകൃതിയും മനസ്സിലാക്കുക. അവിദ്യ എന്ന് പറയുന്നു ഇവിടെ അദ്വൈതമതമനുസരിച്ച് തന്നെ അവിദ്യ എന്ന് പറയുന്നു. ഗുണൈഹി വികാരൈഹി സഹ നിവർത്തിതാം, അതിനെ നിവർത്തിപ്പിക്കുന്നു പുരുഷൻ, പ്രകൃതിയെ നിവർത്തിപ്പിക്കുന്നു ഗുണങ്ങളോടൊപ്പം. സ്വവികാരൈഹി എന്ന് പറഞ്ഞാൽ ശോകമോഹാദി വികാരങ്ങളോടുകൂടി ആ പ്രകൃതിയെ നിവർത്തിപ്പിക്കുന്നു. അഭാവം ആപാദിത അതിനെ ഇല്ലാതാക്കി. എങ്ങനെ വിദ്യ കൊണ്ട്? വിദ്യ കൊണ്ട് പ്രകൃതിയെ ഇല്ലാതാക്കി പുരുഷനെ താനെന്നറിഞ്ഞു. ആത്മബോധം അതിനെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ഒരുവൻ അറിഞ്ഞു കഴിഞ്ഞാൽ സർവഥാ സർവപ്രകാരേണ വർത്തമാനോപി, അവൻ സർവരീതിയിൽ വർത്തിച്ചാലും, എന്നുവെച്ച ഏത് രീതിയിൽ വർത്തിച്ചാലും ശരി, സ ഭൂയ പുന പതിതെ അസ്മിൻ വിദ്യുത് ശരീരെ, ഈ വിദ്യുത് ശരീരത്തിന്റെ, വിദ്യുത് ശരീരം എന്ന് പറയുന്ന ആ ജ്ഞാനിയുടെ ശരീരം, അത് പതിച്ചു കഴിഞ്ഞാൽ ദേഹാന്തരായ മറ്റൊരു ദേഹത്തിന് വേണ്ടി പുനർജന്മം എന്ന അഭിജായത എന്ന ഉത്പദ്യത, വീണ്ടും അവൻ ജനിക്കുന്നില്ല. ദേഹാന്തരം ഗൃഹാദി, പുതിയൊരു ശരീരത്തെ അവൻ സ്വീകരിക്കുന്നില്ല. അഭിശബ്ദാത്തു കിമു വക്തവ്യം? സർവഥാ വർത്തമാനോ അപി എന്ന് പറഞ്ഞു. സർവപ്രകാരേണ വർത്തിച്ചാലും, എന്നുവെച്ചാൽ അവൻ എങ്ങനെ വർത്തിച്ചാലും ശരി, അവന് പിന്നീട് ശരീരത്തെ സ്വീകരിക്കേണ്ടി വരുന്നില്ല. ആരാണോ അവിദ്യയെ നശിപ്പിച്ച് പുരുഷനെ സാക്ഷാത്കരിച്ച് അവിദ്യയെ നശിപ്പിച്ചിരിക്കുന്നത്, അവന് ഏത് രീതിയിൽ വർത്തിച്ചാലും ശരി, അവന് പിന്നീട് ശരീരത്തെ സ്വീകരിക്കേണ്ടി വരുന്നില്ല. എന്നുവെച്ചാൽ മുക്തനായിത്തീരുന്നു. സർവദാ വർത്തമാനം അപി എന്ന് പറഞ്ഞു. അഭിശബ്ദാ, അഭിശബ്ദം എന്നിൽ പ്രയോഗിച്ച് കിമു വക്തവ്യം സ്വവൃത്തസ്ഥ എന്ന ജായതേ ഇത്യഭിപ്രായ. അപ്പൊ എങ്ങനെ വർത്തിച്ചാലും അവനെ സംബന്ധിച്ച് ജന്മമില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് അവിടെ എങ്ങനെ വർത്തിച്ചാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവൃത്തസ്ഥനാണെങ്കിൽ അവൻ തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആത്മനിഷ്ഠനായി തന്നെ ഇരിക്കുന്നു. മറ്റൊരു വ്യാപാരങ്ങളിലും ഏർപ്പെടാതെ സർവകർമ്മ സന്യാസിയായിരുന്നാൽ പിന്നെ അവന്റെ കാര്യം പറയാനുണ്ടോ? അതാണ് സുവൃത്തസ്ഥൻ, സുവൃത്തനായി സ്ഥിതി ചെയ്യുന്നവൻ, ആത്മനിഷ്ഠനായിരിക്കുന്നവൻ. സ്വവൃത്തൻ എന്ന് വെച്ചാൽ ആത്മനിഷ്ഠൻ. അതാണ് ഇവിടുത്തെ അഭിപ്രായം. സർവഥാ വർത്തമാനവും എന്ന് പറയുന്നത് പല ആചാര്യന്മാരും അതിനെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായമാണ്. ഒന്ന് മുഖ്യമായി വരുന്നത്, അങ്ങനെ ഇവിടെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ പറയുന്നത് പുരുഷനെയും പ്രകൃതിയും അറിയുന്നവൻ. അവനിവിടെ അദ്വൈത മതമനുസരിച്ചാണ് ഇവിടെ വ്യാഖ്യാനിച്ചത്. പുരുഷനെ അഹം അസ്മി എന്നറിയുന്നു എന്ന് പറയുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവം, പ്രകൃതിയോ അതില്ലാതായി കഴിഞ്ഞു. ആത്മസാക്ഷാത്കാരം, അപ്പോൾ ആത്മസാക്ഷാത്കാരം നേടിയ ഒരുവൻ എങ്ങനെ വർത്തിച്ചാലും ശരി, അവന്റെ ജീവിതം അതെങ്ങനെ പോയാലും ശരി, അവന് പിന്നീട് ജന്മമില്ല എന്ന് വെച്ചാൽ അവൻ വീണ്ടും ബന്ധനത്തെ പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് ആ അദ്വൈത മതം അനുസരിച്ച് തന്നെ ചിലർ വ്യാഖ്യാനിക്കുന്ന എന്താണ്, വിഹിതേന നിഷിദ്ധേനവ, അവന് വിഹിതമായ രീതിയിൽ അവൻ ജീവിച്ചോട്ടെ അല്ലെങ്കിൽ നിഷിദ്ധമായ രീതിയിൽ ജീവിച്ചോട്ടെ, അങ്ങനെ ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ അതിനോട് എല്ലാവരും യോജിക്കുന്നില്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ലെന്നാണ്. സർവപ്രകാരത്തിനും വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എല്ലാം ഒരു ജീവന് പ്രാപിക്കാമെന്നുള്ള പരമമായ ഒരു സ്ഥാനത്തെ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവൻ നിഷേധത്തിലേക്ക് പോകും. അപ്പൊ അവനെ വീണ്ടും നിഷേധത്തിലേക്ക് പോകുന്നതിന് എന്താണ് അവനെ പ്രേരിപ്പിക്കുന്നത്? അതുകൊണ്ട് അങ്ങനെ നിഷിദ്ധേന വിഹിതേന എന്ന് പറയുന്നത് ശരിയല്ല. അത് മാത്രമല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുഴപ്പം വരും. ഇതെല്ലാം കേട്ടും വായിച്ചുമൊക്കെ മനസ്സിലാക്കുന്നവരും അവർക്ക് ഇഷ്ടമുള്ള തോന്നി രീതിയിലൊക്കെ ജീവിക്കാൻ തുടങ്ങും. എന്നിട്ടെന്ത് പറയും, ഞാനും ആത്മജ്ഞാനിയാണ്, എനിക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാം, എന്ത് പ്രവർത്തിച്ചാലും എന്നെ ബാധിക്കത്തില്ല. സാധാരണ സ്വാമിമാരൊക്കെ പറയുന്ന പോലെ ഞങ്ങളെന്താണ് വിധി നിഷേധങ്ങൾക്കെല്ലാം അതീതരാണ്, ഞങ്ങൾക്ക് വിധിയും നിഷേധമൊന്നും ബാധ്യമല്ല, ഞങ്ങൾക്ക് തോന്നിയതുപോലെയൊക്കെ പ്രവർത്തിക്കും എന്ന് പറയുന്നത് പോലെയുള്ളവർ അപകടവിധി വന്നു ചേരും. നമ്മൾ സർവഥാ വർത്തമാനോപി എന്ന് പറഞ്ഞാൽ വിധിയും നിഷേധവും ഒന്നും നോക്കാതെ ഇഷ്ടം പോലെ എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. എന്നാൽ അവരെ സാധൂകരിക്കുന്ന ചില ഭാഗങ്ങളുമുണ്ട്. ധർമ്മം വ്യതിക്രമോ ദൃഷ്ട എന്നു നമ്മൾ ഒന്നാം അധ്യായത്തിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈശ്വരാണാം രസാഹസം, മഹാഭാരതത്തിൽ വരുന്ന തേജീയസം ദോഷമായ വന്യ സർവഭുജോ യഥ എന്നുവെച്ചാൽ സാമാന്യ ലോകം, സാമാന്യ മനുഷ്യൻ അവന്റെ മര്യാദകളൊക്കെ അനുസരിച്ച് ധർമ്മം അധർമ്മം എന്ന് കരുതിയിരിക്കുന്ന പലതും ഈശ്വര പുരുഷന്മാരും ചിലപ്പോൾ അതിലംഘിക്കുന്നതായിട്ട് കാണാറുണ്ട്. അത്ര നിയമങ്ങൾ പാലിക്കാതിരിക്കുന്നതായി കാണാറുണ്ട്. അവരുടെ സാഹസികമായ പ്രവൃത്തികൾ കാണാറുണ്ട്. അപ്പോൾ അത് പക്ഷെ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് എന്താണോ തേജീയ സമന ദോഷമായ അവർക്കതുകൊണ്ട് ദോഷം വരുന്നില്ല, അങ്ങനെയൊരു കാഴ്ചപ്പാടുമുണ്ട്. പക്ഷെ അത് വരുന്നതും ഒരിക്കലും അത് രാഗദ്വേഷ പ്രേരിതമായിട്ടല്ല, മറിച്ച് അങ്ങനെ എന്തെങ്കിലും പ്രവൃത്തികൾ വന്നു കഴിഞ്ഞാൽ അത് ലോകാനുഗ്രഹപരമായിരിക്കും, അവരുടെ താല്പര്യത്തിലായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും രാഗദ്വേഷ പ്രേരിതമായി ആജ്ഞന്മാരിൽ നിന്ന് വരുന്നത് പോലുള്ള പ്രവൃത്തികൾ, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സർവഥാ വർത്തമാനോപി, സർവപ്രകാരത്തിൽ വർദ്ധിച്ചാലും, മറിച്ച് അങ്ങനെയുള്ള ഒരു തത്വം എനിക്ക് പിന്നെ എന്തുമാകാം എന്നുള്ള കാര്യമല്ല ഇവിടെ പറയുന്നു. അതുകൊണ്ട് അത് വിഹിതേനവാ നിഷിദ്ധേനവാ, വിഹിതമോ നിഷിദ്ധമോ എന്തോ ആയിക്കൊള്ളട്ടെ എന്നുള്ള ഒരർത്ഥത്തെ എന്നാലും ഇവിടെ ഭാഷ്യകാരൻ അങ്ങനെ ഒരർത്ഥത്തെ സ്വീകരിച്ചിട്ടില്ല. പിന്നെ ഇതിനെക്കുറിച്ച് മറ്റു തരത്തിൽ പറയാമെന്നുള്ളത് സർവഥാ വർത്തമാനോ. ഒരു കാര്യം തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടി വരും. കാരണം ഒരാൾ ഈ ആത്മബോധം എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലേക്ക് എത്തണമെങ്കിൽ അതിനു മുമ്പായിട്ട് തന്നെ അയാൾ പലത് സംഭവിച്ചിരിക്കണം. പ്രധാനമായും സംഭവിക്കേണ്ടത് മനഃശുദ്ധിയാണ്. ആ മനഃശുദ്ധി സംഭവിച്ചു കഴിഞ്ഞ ഒരാളിൽ നിന്ന് വീണ്ടും കലുഷിതമായ മനസ്സുകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ വരാൻ സാധ്യതയില്ല. ഉണ്ടെങ്കിൽ അയാൾക്ക് മനഃശുദ്ധി വന്നിട്ടില്ല. അതുകൊണ്ട് തികച്ചും അധാർമികമായ പ്രവൃത്തികളും ചെയ്യാം. ഇവൻ എങ്ങനെ വർദ്ധിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നുകൊണ്ട് അത് വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. കാരണം ചിത്തശുദ്ധി ഹൃദയശുദ്ധി ഇല്ലാത്തവന് ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അവൻ അവിടെ നിൽക്കത്തേ ഉള്ളൂ. ഒരുവൻ എന്തുകൊണ്ട് അധാർമികമായി പ്രവർത്തിക്കുന്നു? അവന് ഹൃദയശുദ്ധി ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഹൃദയശുദ്ധി വന്ന് ഈശ്വരബോധം വന്നവന് ആ ഈശ്വരതയെ പ്രാപിച്ചവന് നിന്ന് ഒരിക്കലും അങ്ങനെയുള്ള അതിന് നിരക്കാത്ത പ്രവൃത്തികൾ ഉണ്ടാകത്തില്ല. ഇനി എവിടെയെങ്കിലും അത് സംഭവിച്ചിട്ടുണ്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അവിടെ ആ ഹൃദയശുദ്ധി വന്നിട്ടില്ല എന്ന് കണക്കാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ മനസ്സിന്റെ മാലിന്യങ്ങളാണ് എപ്പോഴും അധർമ്മത്തിൽ പ്രേരിപ്പിക്കുന്നത്. ആ മനോമാലിന്യം ആത്മബോധത്തിന് തടസ്സമായി തന്നെ നിൽക്കും. അല്ലെങ്കിൽ ആത്മബോധത്തിന് ഹൃദയശുദ്ധി ആവശ്യമുണ്ടെന്ന് പറയുന്നത് വ്യർത്ഥമായി തീരും. അപ്പോൾ മനോമാലിന്യങ്ങൾ തടസ്സമായി നിൽക്കുന്ന ഒരു മനസ്സാണെങ്കിൽ അവിടെ ഈ ആത്മബോധം പ്രകാശിക്കത്തില്ല. അവിടെ രാഗദ്വേഷാദികൾ, മതമാത്സര്യങ്ങൾ ഇതൊന്നും വരാൻ വഴിയില്ല. അതായത് ഇതൊന്നും വരാൻ സാധ്യതയില്ല. അതെല്ലാം പോയി വളരെ നിർമ്മലമായ മനസ്സിനെ ആ ഈശ്വരീയത പ്രകടമാകത്തുള്ളൂ. അതുകൊണ്ട് അത് എവിടെയെങ്കിലും പ്രകടമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ആ ഈശ്വരീയത പൂർണ്ണമായി സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കും. അപ്പം പിന്നെ സർവഥാ വർത്തമാനോ വി എന്ന് ഏതു തരത്തിൽ വർത്തിച്ചാലും ശരി എന്ന് പറയും. അവൻ പിന്നീട് ജന്മം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ്? അതിനെക്കുറിച്ച് മറ്റൊരു തരത്തിൽ കാഴ്ചപ്പാടുണ്ട്. കാരണം ഗീതയിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. മുഖ്യമായി ചർച്ച ചെയ്യുന്നത് കർമ്മത്തെക്കുറിച്ച് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നു. ആവർത്തിച്ച് ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നത് കർമ്മത്തെക്കുറിച്ചാണ്. ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ആ കർമ്മം, പിന്നെ ചർച്ച ചെയ്യുന്നത് തത്വജ്ഞാനത്തെക്കുറിച്ച്, ഭക്തിയെക്കുറിച്ച്, പല വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ വളരെ പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ശ്ലോകങ്ങൾ കർമ്മത്തെ സംബന്ധിച്ചാണ്. ഗീത എടുത്ത് പരിശോധിച്ചു നോക്കുക, ശ്ലോകങ്ങളെല്ലാം എണ്ണി നോക്കുക. ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങൾ ഇവിടെ കർമ്മം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. കർമ്മം, പിന്നെ കർമ്മസന്യാസം, ഈ രണ്ട് വിഷയങ്ങളാണ് ഇവിടെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. തുടക്കത്തിൽ തന്നെ അർജുനന്റെ ചോദ്യം അതാണ്, സന്യാസം കർമ്മണം കൃഷ്ണ പുനർയോഗം ശംസസി. അങ്ങ് കർമ്മങ്ങളുടെ സന്യാസത്തെക്കുറിച്ചും കർമ്മയോഗത്തെക്കുറിച്ചും പറയും എന്ന് തുടങ്ങിക്കൊണ്ട് പലതരത്തിൽ കർമ്മത്തെക്കുറിച്ചും കർമ്മസന്യാസത്തെക്കുറിച്ചും പറയുന്നുണ്ട്. സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ തന്നെ കർമ്മത്യാഗത്തിനനുകൂലമായും കർമാനുഷ്ഠാനത്തിനനുകൂലമായുമുണ്ട്. അപൂര്യമാണ് അചലപ്രതിഷ്ഠം സമുദ്രമാപ്രവിശന്തി എന്ന് പറയുന്ന ഭാഗത്ത് കർമാനുഷ്ഠാനത്തിനനുകൂലമായിട്ടാണ്. മറ്റു പല ഭാഗങ്ങളിലും കർമ്മത്യാഗത്തെ അനുകൂലിക്കുന്ന തസ്യ കാര്യം വിദ്യത എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ആ ആത്മനിഷ്ഠന് പിന്നെ കർത്തവ്യമില്ല. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് എന്ന് പറയും എന്താണ്, നമ്മേ പാർത്ഥാസ്തി കർത്തവ്യം തൃഷ ലോകേഷു കിഞ്ചന. അല്ലെ അർജുന, എനിക്ക് ഒരു കർത്തവ്യമില്ല. എന്നാലും എന്ത് ചെയ്യുന്നു, വർത്തേ ഏവച കർമ്മണി, ഞാൻ കർമ്മത്തിൽ പൊടിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അത് ക്രമത്തെ അനുകൂലിക്കുന്ന ഭാഗമാണ്. ആ തത്വനിഷ്ഠന് കർത്തവ്യമില്ല എന്ന് വെച്ചാൽ അനിഷ്ഠേയമായി ഒരു കർമ്മവുമില്ല എന്ന് പറയുകയും എന്ന് പറയുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ഒരാൾക്ക് കർമ്മത്തെ ഉപേക്ഷിക്കും. അനികേത സ്ഥിരമതി സർവാരംഭ പരിത്യാഗി സർവധർമാൻ പരിത്യജ്യ. അങ്ങനെ അനേക വാക്യങ്ങളുണ്ട്. എന്താണ്, സർവകർമ്മങ്ങളെ ഉപേക്ഷിക്കാം അതിന് പ്രമാണമായിട്ട്. ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കടത്തുമർഹതി. ലോകസംഗ്രഹത്തെ ഉദ്ദേശിച്ചിട്ടെങ്കിലും കർമ്മം ചെയ്തു തന്നെ തീരും. വേറെടുത്ത് പറയുന്നു, തസ്മാത് ഗുരു കർമ്മയോ നീ കർമ്മം. അത് പിന്നെ അർജുനൻ തത്വനിഷ്ഠയ്ക്ക് അധികാരിയല്ലാതുകൊണ്ട് അർജുനന് വേണ്ടി പറയുന്നു എന്ന് പറയാം. പക്ഷെ കർമ്മണേവ ഹി സംസിദ്ധിം ആശ്ചിത ജനകാദയ എന്ന് പറയുമ്പോൾ അത് പറയാൻ പറ്റത്തില്ല. മുക്തന്മാരായ ജനകാദികളും കർമ്മം ചെയ്തു തന്നെയിരുന്നു. അജ്ഞന്മാരെ കർമ്മത്തിന് പ്രേരിപ്പിച്ച് സ്വയം കർമ്മം ചെയ്യണം എന്ന് പറയുന്നു. പിന്നെ കർമ്മം ഒരിക്കലും ത്യജിക്കാൻ സാധ്യമേ. ഇങ്ങനെ കർമ്മങ്ങളെ അനുകൂലിക്കുന്ന നിരവധി വാക്യങ്ങളുണ്ട്. കർമ്മം ചെയ്തു തന്നെ തീരണം ആര് ജ്ഞാനി ആയാലും. അതിന് തന്റെ ഉദാഹരണം പറയുന്നത് എന്താണോ, ഞാൻ വർത്തെ ഏവച കർമ്മണി, എനിക്കൊരു കർത്തവ്യമില്ലെങ്കിലും ഞാൻ കർമ്മം ചെയ്യുന്നു. അപ്പൊ ഇതിനെ രണ്ടിനെയും സാധൂകരിക്കത്തക്ക രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണോ കർമ്മണി അകർമ്മയെപ്പിച്ചു അകർമ്മണിച്ച കർമ്മയെ എന്ന് പറയുന്നു. ഇത് രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായതാണ്. പക്ഷെ ഗീത വ്യാഖ്യാനിക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ സമ്പ്രദായം അനുസരിച്ച്, അദ്വൈതയ്ക്കൊരു സമ്പ്രദായമുണ്ട്, ദ്വൈതയ്ക്കൊരു സമ്പ്രദായമുണ്ട്, ആ വ്യാഖ്യാതാക്കളെല്ലാം അവരവരുടെ സമ്പ്രദായമനുസരിച്ച് വ്യാഖ്യാനിക്കുന്നതിന് ബാധ്യത ഉള്ളവരാണ്. അതുകൊണ്ട് വ്യാഖ്യാതാക്കൾ എന്ത് ചെയ്യുന്നു, അവരുടെ സമ്പ്രദായത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ചിലർ പ്രാധാന്യം കൊടുക്കുന്ന എന്താണ്, കർമ്മത്യാഗത്തിന്, സർവകർമ്മ സന്യാസത്തിന്. ചിലരെന്തു പറയുന്നു, കർമാനുഷ്ഠാനത്തിന്. കാരണം രണ്ടിനും പ്രാമാണികങ്ങളായ വാക്യങ്ങളുണ്ട്. അപ്പൊ ഈ രണ്ടു പക്ഷങ്ങളെയും വച്ച് ഇതിൽ ആരാണ് മുക്തന്മാരായി തീരുന്നത്? കർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് പോകുന്നവരാണോ? ഇത് ഭഗവാൻ പറഞ്ഞതുപോലെ വർത്തേ ഏവച കർമ്മണി വിദ്വാൻ കുര്യാത് തഥാസക്ത ചികീർഷ ലോകസംഗ്രഹം. അജ്ഞനെ പോലെ തന്നെ അസക്തനായി ലോകസംഗ്രഹം ചെയ്യുന്ന വിദ്വാൻ, കർമ്മം ചെയ്യുന്നവൻ, അവനാണോ മോക്ഷത്തെ പ്രാപിക്കുന്നത്? അതോ ഇവിടെ പറഞ്ഞു എന്താണോ, നൈവ കുറുവന്നകാരേ എന്ന് പറഞ്ഞതുപോലെ ഒന്നും ചെയ്യാതിരിക്കുന്നു, സർവകർമ്മങ്ങളെയും ത്യജിച്ചിരിക്കുന്നു. തസ്യ കാര്യം യസ്ത്വാത്മരെതിരേവസ്യ ആത്മതൃപ്തസ്യ മാനവ ആത്മന്യേവച സന്തുഷ്ട തസ്യ കാര്യം വിദ്യുതി. ആത്മാവിൽ തന്നെ സന്തുഷ്ടനായിരിക്കുന്നവൻ എന്താണോ, അവനൊന്നും ചെയ്യാനില്ല, അവനാണ് മോക്ഷത്തെ പ്രാപിക്കുന്നത്. രണ്ടു കൂട്ടരും മോക്ഷത്തെ പ്രാപിക്കുന്നു. അതാണ് മുഖ്യമായ സിദ്ധാന്തം. അവൻ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു, അതോ സർവകർമ്മങ്ങളെയും ത്യജിച്ച് സർവകർമ്മ സന്യാസിയായിരിക്കുന്നു, സർവ ആരംഭ പരിത്യാഗിയായിരിക്കുന്നു. ആരംഭം എന്ന് വെച്ചാൽ കർമ്മം. അവൻ സർവ ആരംഭ പരിത്യാഗി എന്ന് പറയുമ്പോൾ പരിത്യജിക്കുകയാണ്, പൂർണ്ണമായും ത്യജിക്കുന്നു, മാനസികമായും ബാഹ്യമായും ത്യജിക്കുന്നു. അങ്ങനെ അർത്ഥം പറയാം. അപ്പൊ സർവകർമ്മ സന്യാസത്തിനെ ആഗ്രഹിക്കുന്നവർക്ക് അതുമുണ്ട്, അല്ല അതിനുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്. മഹാത്മാക്കൾ ലോകസംഗ്രഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ സ്വയം തന്നെ മാതൃക കാണിച്ചതുപോലെ തത്വജ്ഞാനിയാണ്, അതിസമയം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. മുക്തനാണ്, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്കും പിന്നീട് പുനർജന്മമില്ല. ഇനി ചിലരങ്ങനെ എല്ലാ സർവകർമ്മങ്ങളെയും പരിത്യജിച്ച് ബ്രഹ്മവിത്ത് ബ്രഹ്മവിത്ത് വരൻ ബ്രഹ്മവിത്ത് വരിയാൻ ബ്രഹ്മവിത്ത് വരിഷ്ഠൻ ഇങ്ങനെ വാസിഷ്ഠത്തിനും മറ്റും ഈ തത്വജ്ഞാനികളെ പല ഗ്രൂപ്പായിട്ട് തിരിക്കുന്നുണ്ട്. അങ്ങനെ വരിഷ്ഠ പദവിയെ പ്രാപിച്ചിരിക്കുന്നവർ പ്രപഞ്ചത്തെ തന്നെ വിസ്മരിച്ച് ശരീരധാരണത്തിന് വേണ്ടിയുള്ള ഭിക്ഷാടനാദി പ്രവൃത്തികൾ കൂടി വിട്ടിട്ടിരിക്കുന്നവർ അവിടെയാണ് പൂർണ്ണമായ കർമ്മസന്യാസം. അങ്ങനെയുള്ള കർമ്മസന്യാസികൾ, കർമ്മസന്യാസം പലതരത്തിലുള്ള അപ്പോൾ പരിപൂർണമായ കർമ്മസന്യാസം സംഭവിച്ചിരിക്കുന്ന വരിഷ്ഠന്മാർ ആ രീതിയിലിരുന്നാലും ശരി, സർവഥ സർവപ്രകാരത്തിലിരുന്നാലും കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കട്ടെ അല്ലെങ്കിൽ സർവകർമ്മങ്ങളെയും പരിത്യജിച്ചിട്ടിരിക്കട്ടെ, എങ്ങനെയായാലും ശരി, ന സഭൂയോ സഭൂയോ നഭിജായതേ, അവന് പിന്നെ ജന്മമില്ല. അതുകൊണ്ട് നമ്മൾ പലരും ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഗീത മനസ്സിലാക്കുന്നവരും കൂടി, കാരണം കർമ്മം ആത്മബോധത്തിന് തടസ്സമാണ് എന്നുള്ളതാണ്. ഒരിക്കലും കർമ്മം ആത്മബോധത്തിന് തടസ്സമല്ല. ഇനി കർമ്മത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുന്നവരും അത് ആത്മബോധത്തിന് തടസ്സം എന്ന് കരുതി ഉപേക്ഷിച്ചവരുമല്ല. അത് തടസ്സമായിരുന്നെങ്കിൽ ഭഗവാൻ ഇത് ഉപദേശിക്കാൻ പറ്റത്തില്ല. ഭഗവാൻ എങ്ങനെ ഉപദേശിച്ചു? വർത്തേ ഏവച്ച കർമ്മണി, ഞാൻ കർമ്മത്തിൽ തന്നെ വർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. എന്നാലും ചിലർക്ക് സംശയം തോന്നും, ചർച്ച ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് മനസ്സിൽ വേണ്ടേ? മനസ്സിലല്ലാത്തടത്തോളം കാലം അത് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിൽ വേണമെങ്കിൽ അത് ഇടയ്ക്കൊക്കെ അത് ചിന്തിക്കണം. മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് കടന്നു കഴിഞ്ഞാൽ ഇതൊന്നും മനസ്സിരിക്കത്തില്ല. അതുകൊണ്ട് വീണ്ടും പറയുന്നതുകൊണ്ട് ദോഷമുണ്ട്. സാധാരണ പുനരുക്തി എന്ന് പറയുന്നത് മറ്റ് ശാസ്ത്രങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നിടത്താണ് ദോഷമായിട്ട് പറയുന്നത്. ആധ്യാത്മിക ശാസ്ത്രത്തിൽ അത് ദോഷമേ അല്ല. ഇവിടെയാണെങ്കിൽ അത് ഒട്ടും ദോഷമല്ല. കാരണം ഇവിടെ പുനരുക്തി സംഭവിക്കുന്നില്ല. ഒരിക്കൽ കേട്ടത് രണ്ടാമത് കേട്ടാലേ പുനരുക്തി വരത്തുള്ളൂ. ഇവിടെ ആരും ഇതുവരെ ഒരിക്കൽ കേട്ടത് രണ്ടാമത് കേട്ടിട്ടേ ഇല്ല. ഒരിക്കൽ കേട്ടത് അപ്പോഴത്തേക്കേ ഉള്ളൂ, രണ്ടാമത് അതില്ല. അപ്പൊ പിന്നെ രണ്ടാമത് കേൾക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോ കർമ്മസന്യാസ സാധാരണ പറയുന്ന സന്യാസം, നമ്മൾ ആശ്രമത്തിൽ വന്നു പെയിന്റൊക്കെ അടിച്ച് സന്യാസം സ്വീകരിക്കുന്നു. ഈ സന്യാസം എന്താണ്? സർവകർമ്മ സന്യാസം എന്ന് പറയുന്നത് ഇവിടെ ആവശ്യമില്ലെന്ന്. സർവകർമ്മ സന്യാസം ഇല്ലാത്തവനും മോക്ഷത്തെ പ്രാപിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സർവതാ വർത്തമാനവും അവന് കർമ്മസന്യാസം വേണ്ട. അപ്പം നമ്മൾ കാണിക്കുന്ന ഈ സന്യാസമോ അത് അതും ആവശ്യമുള്ളത് തന്നെ. അത് പഴയകാലത്ത് വിധിച്ച രീതിയിലല്ലെങ്കിലും കാലം മാറിയതുകൊണ്ട് സന്യാസത്തിന്റെ രൂപവും ഭാവവുമൊക്കെ മാറിയെങ്കിലും അതും ആവശ്യം തന്നെ. എന്തുകൊണ്ട്? പഴയകാലത്ത് പറഞ്ഞു, വിഹിത കർമ്മങ്ങളുടെ വിധിവത് പരിത്യാഗം. അപ്പം വിഹിത കർമ്മങ്ങൾ അതിന് അധികാരിയായിട്ടുള്ളവൻ, അതിനധികാരിയായിട്ടുള്ളവൻ അത് കർമ്മങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥമായവനേ ഉള്ള വിഹിത കർമ്മങ്ങൾ, വേദത്തിലും മറ്റും വിധിച്ച കർമ്മങ്ങൾ, ശ്രവത സ്മാർട്ട കർമ്മങ്ങൾ, അതിനെല്ലാം അവൻ പരിത്യജിച്ചിട്ട് ആത്മമോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതായിരുന്നു പഴയ സന്യാസം. കാലം മാറിയപ്പോൾ എന്ത് ചെയ്തു? വിവിധ കർമ്മങ്ങൾ ആർക്കും പ്രാപ്തമേ അല്ല. അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവന് പ്രാപ്തമായ കർമ്മങ്ങൾ അവൻ പരിത്യജിക്കുന്നു. പരിത്യജിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവൻ സത്കർമ്മങ്ങൾ ചെയ്യുന്നു, ആശ്രമത്തിൽ വരുന്നു, സത്കർമ്മങ്ങൾ ചെയ്യുന്നു, ലോകസേവനം ചെയ്യുന്നു. അപ്പോൾ ഒരു തരത്തിൽ ഭാഗികമായ കർമ്മത്യാഗം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. പക്ഷെ പൂർണ്ണമായ കർമ്മത്യാഗം സംഭവിക്കുന്നില്ല, അതിന് അവിടെ ശേഷിയില്ലാത്തതുകൊണ്ട്. അവിടെ എന്താണ്? സത്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സന്യാസത്തിന് എന്താണ്, പൂർണ്ണമായും സന്യാസം എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ പേരിന്റെ കൂട്ടത്തിൽ സ്വാമീന്ന് ചേർക്കുമെങ്കിൽ അതിന് സത്കർമ്മാനുഷ്ഠാനം എന്ന് പറയാൻ പറ്റും. സത്കർമ്മങ്ങൾ ചെയ്യുന്നു. സത്കർമ്മം ഒന്നും എന്തുകൊണ്ട് വിളിക്കുന്നു? അവിടെ സന്യാസി തനിക്ക് വേണ്ടിയല്ല ഒന്നും ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, മറ്റുള്ളവരുടെ നന്മയെ കാംക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് സത്കർമ്മമായി. രാഗദ്വേഷങ്ങളില്ലാതെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നു, മതമാത്സര്യങ്ങളില്ലാതെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു, മനസ്സിന്റെ മാലിന്യങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്ന സത്കർമാനുഷ്ഠാനം അത് സന്യാസമാണ്. എന്തുകൊണ്ട്? അവിടെ സ്വാർത്ഥമായി ചെയ്യേണ്ട കർമ്മങ്ങളെ അവൻ പരിത്യജിക്കുന്നു. അപ്പൊ എന്താണ് സ്വാർത്ഥമായി ചെയ്യേണ്ട കർമ്മം എന്ന് പറയുന്നത്? മനുഷ്യജീവിതത്തിന് സ്വാർത്ഥമായി ചെയ്യേണ്ടി വരുന്ന കർമ്മം എന്ന് പറയുന്നത് ഗാർഹസ്ഥ്യമാണ്. അപ്പൊ ഗാർഹസ്ഥ്യം എന്ന് പറയുന്ന അതാണ് അവൻ സ്വാർത്ഥതയായി തനിക്ക് വേണ്ടി ചെയ്യേണ്ട കർമ്മം. അപ്പൊ ആ കർമ്മത്തെ അവൻ പരിചയിച്ചിരിക്കുന്നു. അപ്പൊ ഗാർഹസ്ഥ്യം എങ്ങനെയാണ് സ്വാർത്ഥമാകുന്നത് എന്ന് പറയും? ഗൃഹസ്ഥന്മാരും നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഗൃഹസ്ഥന്മാരും നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ഗാർഹസ്ഥ്യം എന്ന് പറയുമ്പോൾ എന്തുവരുന്നു? അവിടെ ആ ധർമ്മത്തിനോട് ബാധ്യത വരുന്നു. കുടുംബം അവിടെ എന്ത് ചെയ്യുന്നു? അവൻ ധർമ്മം, അതൊരു ധർമ്മമാണ്, ധർമ്മത്തിൽ അവൻ ബദ്ധനായി തീരുന്നു. ഒരുപാട് കടമകൾ കർത്തവ്യങ്ങൾ അവൻ സ്വയം ഏറ്റെടുക്കുന്നു. അപ്പൊ സന്യാസി എന്ത് ചെയ്യുന്നു? ഇന്നത്തെ സന്യാസം, സന്യാസി അത്തരം കടമകളെ കർത്തവ്യങ്ങളെ അനാവശ്യമായി പിടിച്ചു വയ്ക്കുന്ന കടമകൾ കർത്തവ്യങ്ങൾ അത്തരം അതിനെ ഒഴിവാക്കുന്നു. അങ്ങനെയാണ് ചില ബുദ്ധിമാന്മാർ ചോദിക്കും, ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ട് പിന്നെ ഡൈവോഴ്സ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കും. അതുപോലെ അത് സന്യാസമാകത്തില്ല. ഇതെന്താണ്? അത്തരം ധർമ്മങ്ങളെ സ്വീകരിക്കാതിരിക്കുക. അത്തരം ധർമ്മങ്ങളെ സ്വീകരിക്കുമ്പോൾ എന്തുവരുന്നു? അവിടെ അവിടെ ധർമ്മ ബന്ധത വരും, ധർമ്മം ബന്ധിക്കുന്നു. പിന്നെ അത് അനുഷ്ഠിക്കാൻ അവൻ നിർബന്ധിതനായിത്തീരുന്നു. അത് സ്വാർത്ഥത വരുന്നു. ആ സ്വാർത്ഥതയെ നിലനിർത്തിക്കൊണ്ട് ചിലപ്പോൾ നിസ്വാർത്ഥമായ കർമ്മങ്ങൾ അതിന്റെ ഭാഗമായിട്ട് അയാൾ ചെയ്യാൻ കഴിഞ്ഞാലും അതിന്റെ അടിസ്ഥാനപരമായ സ്വാർത്ഥതയിൽ നിന്ന് അയാൾക്ക് മുക്തനാകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പഴയ കാലത്ത് സ്മാർത്ഥ സന്യാസം വിധിച്ചത്. സ്മാർത്ഥ സന്യാസം എന്ന് പറയുന്നത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, അതിന് സ്മാർത്ഥ സന്യാസം എന്ന് പറയുന്നു. ഗൃഹസ്ഥാശ്രമത്തെ പ്രവേശിക്കാതെ സന്യസിക്കുന്നതിനാണ് ശ്രൗത സന്യാസം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അതിന് ശ്രൗത സന്യാസം എന്ന് പറയുന്നത്? അതിന് പ്രമാണ ശ്രുതിയിലാണ്, സ്മൃതികളിലത് പറയുന്നില്ല. ശ്രുതികളിൽ പറയുന്നത് എന്താണ്? യഥാഹരൈവ വിരജയത് തഥാഹരൈവ പ്രവ്രജയത്. എപ്പോഴാണോ നിനക്ക് ഇതിനോട് വിരക്തി ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ, എപ്പോഴാണ് നീ നിസ്വാർത്ഥനായിത്തീരുന്ന, അപ്പോൾ സന്യസിക്കും. അപ്പൊ സന്യാസത്തിന് പ്രേരണ നിസ്വാർത്ഥതയാണ്. അത് ഗ്രഹാദ്വാ വനാദ്വാ ബ്രഹ്മചര്യാദ്വാ എല്ലാം അനുവദിക്കുന്നുണ്ട്. ഗ്രഹത്തിൽ നിന്നാകാം, വനത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ ബ്രഹ്മചര്യത്തിൽ നിന്നാകാം. അതിൽ നിന്നുള്ളൊരു ആ സ്വാർത്ഥത, അതിന്റെ കെട്ടുപാടുകളിൽ നിന്നുള്ള ഒരു മോചനം അതാണ്. അപ്പൊ ചെറിയ ചോദിക്ക് ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഞാൻ സന്യസിച്ചത്, അതിപ്പോ എനിക്ക് സമാനം പറയാൻ പറ്റത്തില്ല, ഇനിയെങ്കിലും അറിയാൻ ശ്രമിക്കുക. അപ്പൊ ആ നിസ്വാർത്ഥത, സ്വാർത്ഥതയിൽ നിന്നുള്ള മോചനം അതാണ് സന്യാസം എന്ന് പറയുന്നത്. അത് ഗൃഹസ്ഥന് കഴിയാത്തൊരു കാര്യമാണ്. ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യസിക്കുന്നവന് മാത്രമേ അത് കഴിയത്തുള്ളൂ. ആ ആശ്രമത്തിൽ നിന്ന് സന്യസിക്കുന്നവനെ പറ്റും. അതുകൊണ്ടാണ് അതിനെ ശ്രൗത സന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കഴിയാതെ അത്തരം സ്വാർത്ഥതകളിൽ പെട്ടുപോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് സ്മൃതികളിൽ സ്മാർത്ഥ സന്യാസം വിധിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരം സന്യാസങ്ങളിൽ ഇത് ഇങ്ങോട്ട് വരാൻ കാരണം, സർവഥാ വർത്തമാനോപി എന്ന് പറയുമ്പോൾ അവിടെ സർവകർമ്മ സന്യാസവുമാകാം, അല്ലെങ്കിൽ സർവകർമ്മ അനുഷ്ഠാനവുമാകാം പറഞ്ഞു വന്നുകൊണ്ടാണ്. സന്യാസ സന്യാസം എന്ന് പറയുമ്പം ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ള സന്യാസത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. കാരണം ആ സന്യാസിയൊന്നില്ല. പിന്നെ ജനങ്ങൾക്ക് പരിചയമുള്ളതാണെങ്കിൽ സീരിയലിനും മറ്റും കാണുന്ന സന്യാസമാണ്, അത് നമുക്കൊട്ട് സ്വീകരിക്കാൻ പറ്റത്തുമില്ല. അപ്പൊ പിന്നെ ഇന്നത്തെ സന്യാസം എന്താണെന്ന് പറഞ്ഞ പക്ഷേ സ്വാമിമാരെങ്കിലും ഒന്ന് ആത്മപരിശോധന ചെയ്ത് മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമാണ്. ഇല്ലെങ്കിൽ അതും വലിയ നാശകരമായി തീരും. അതിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സന്യാസത്തിൽ ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് എന്താണോ, ഈ പറയുന്ന വിഹിത കർമ്മങ്ങളുടെ വിധിവ്യത്യാഗമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വിഹിത കർമ്മങ്ങൾ പ്രാപ്തമല്ല. പ്രാപ്തേ സതി നിഷേധം അർത്ഥമത്, അതാണ് ഒരു ന്യായം. എങ്ങനെ ഒരു കാര്യത്തെ നമ്മൾ നിഷേധിക്കുകയാണെങ്കിൽ അത് പ്രാപ്തമായാലേ അവിടെ അർത്ഥമാകത്തുള്ളൂ. വിഹിത കർമ്മങ്ങളുടെ വിധിവത് പരിത്യാഗ രൂപത്തിലുള്ള സന്യാസവും ഇന്ന് പ്രസക്തമല്ല. പിന്നെ ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് എന്താണ്, അത് സ്വാർത്ഥതയുടെ ത്യാഗം. അതേ പറയാൻ പറ്റൂ. അപ്പൊ ചില ചോദിക്കും അങ്ങനെ അതാണ് ഇത് പറഞ്ഞു വന്നത്. അങ്ങനെ സ്വാർത്ഥതയുടെ ത്യാഗം എന്ന് പറയുമ്പോൾ എന്തിനാ ഒരാൾ ആശ്രമത്തിൽ പോയി ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യസിക്കുന്നത്? കാരണം ഗാർഹസ്ഥ്യം എന്ന് പറയുന്ന ഒരു സ്വാർത്ഥത അതിനെയും വെടിയാൻ വേണ്ടി. പക്ഷെ ആശ്രമത്തിൽ വന്ന് സന്യാസം എന്ന് പറഞ്ഞ് സർവകർമ്മത്യാഗികളായി കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്നവരുണ്ട്. അവരേത് വിഭാഗത്തിൽപ്പെടുന്ന ചോദിക്കും. അവര് ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല. അവരെ കുറിച്ച് അവസാനം പറയും ഗീതയിൽ. മുമ്പും പറഞ്ഞിട്ടുണ്ട്, മോഹാത് തസ്യ പരിത്യാഗ താമസ പരികീർത്തിത. അത് താമസികന്മാരാണ്. അവിടെ ബാഹ്യമായി സന്യാസത്തിന്റെ ഒരു ലാഞ്ഛനം കാണുമെങ്കിലും അത് സന്യാസമല്ല. അതുകൊണ്ട് കർമ്മങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നതാണ് സന്യാസം എന്ന് പറയുന്നത് ഒരർത്ഥവുമില്ല. അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. കാരണം പലരും ചോദിക്കാറുണ്ട്, സർവഥാ വർത്തമാനം ഈ കർമ്മത്തിൽ നിന്നുകഴിഞ്ഞാലും അവനെങ്ങനെ മോക്ഷത്തെ പ്രാപിക്കും? ശരിയായ സന്യാസം ഈ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടിരിക്കണ്ടേ എന്ന് ചോദിക്കും. കർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആദ്യം തന്നെ പറഞ്ഞു, അർജുനോട് പറഞ്ഞു. കാരണം കർമ്മം പ്രകൃതിക്ക് അധീനമാണ്. പ്രകൃതി നിലനിൽക്കുന്നിടത്തോളം കാലം എന്തുവരും? ആ കർമ്മവും നിൽക്കും. അതിനെ സാങ്ക്യന്മാർ നേരത്തെ യോജിച്ചല്ലേ, ആ അതിന്റെ കർത്തൃത്വം പ്രകൃതിക്ക് കൊടുത്തിരിക്കുന്ന എന്തുകൊണ്ട്? കാരണം അത് പ്രകൃതിക്ക് അധീനമാണ് കർമ്മം. പ്രകൃതി ത്വം നിയോക്ഷ്യതി എന്ന് ഭഗവാൻ തന്നെ പറയുന്നു. ഞാൻ ചെയ്യത്തില്ല എന്ന് കരുതിയാലും പ്രകൃതി നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ പിന്നെ എങ്ങനെ കർമ്മത്തെ ത്യജിക്കാൻ പറ്റും? ഏതെങ്കിലും തരത്തിൽ കർമ്മങ്ങൾ തുടർന്ന് തന്നെ തീരും, അല്ലെങ്കിൽ പൂർണ്ണമായും തമസിന് അടിമപ്പെടണം. അപ്പൊ അങ്ങനെ തമസിന് അടിമപ്പെടാത്തിടത്തോളം കാലം കർമ്മം ചെയ്ത് തന്നെ തീർന്നു. അപ്പൊ അങ്ങനെ കർമ്മം ചെയ്യുന്നത് ഒരു ദോഷമല്ല, അതൊരിക്കലും ആത്മബോധത്തിന് തടസ്സമല്ല. എന്തായാലും അത് ഉറങ്ങുന്നതിനേക്കാളും മെച്ചമാണ്. ഇവിടെ വന്നിരുന്ന് ഉറങ്ങുന്നതിനും നല്ലത് എന്തെങ്കിലും പുറത്തുനിന്ന് രാവിലെ മുറ്റമടിക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതാണ്, അതിലൊരു സംശയമില്ല. അപ്പോൾ അത് ഇതിനേക്കാൾ ശ്രേഷ്ഠം തന്നെയാണ്. അപ്പോൾ ഒരാൾ സത്സംഗത്തിന് നിർബന്ധമായും കൂടിയതിരുമെന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. എന്തുകൊണ്ട്? അങ്ങനെ നമ്മൾ നിർബന്ധിച്ചാൽ ഉറങ്ങിപ്പോകും. അതിനും നല്ലതല്ലേ രാവിലെ മുറ്റമടിക്കുന്ന? ആരോഗ്യത്തിനും നല്ലതാണ്, മനസ്സിനും ഒരു ഉന്മേഷം കിട്ടും. അതിന് പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇത് വച്ചിരിക്കുന്നത്. അത് ശാസ്ത്രങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ കർമ്മം പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു സന്യാസം, അങ്ങനെ ഒരു സന്യാസമില്ല. അപ്പൊ ഇന്ന് ചെയ്യുന്ന ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് എന്താണ്? അത് സ്വാർത്ഥത്യാഗമാണ്. അത് പഴയ രീതിയിൽ പറഞ്ഞ വിഹിത കർമ്മങ്ങളുടെ വിധിവത്യാഗം അവിടെ ഇല്ല. അപ്പൊ ഇന്നത്തെ സന്യാസിയും കർമ്മം ചെയ്യേണ്ടി വരുന്നു. അത് പലർക്കും എപ്പോഴും ആശയക്കുഴപ്പം വരുന്നതാണ്. എല്ലാം ഉപേക്ഷിച്ച് ആശ്രമത്തിൽ വന്നു വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ഞാൻ കർമ്മത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്, അപ്പൊ ഇനി എന്നാ സന്യാസിയാകുന്നത്? അതുകൊണ്ട് ചിലർ വിചാരിക്കും, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, വേഷം മാറാം, വെള്ള മഞ്ഞ ചുവപ്പ് അങ്ങനെ മാറിക്കഴിഞ്ഞാലും ആളിന് വ്യത്യാസമൊന്നും വരുന്നില്ല, പഴയ ആള് തന്നെ. ചിലപ്പോൾ കുറച്ചുകൂടെ മോശമായെന്നും വരും. അപ്പോൾ പിന്നെ എവിടെയാ സന്യാസം? സന്യാസത്തിന് എവിടെയാ കണ്ടുമുട്ടുന്നത്? അപ്പൊ സന്യാസത്തെ കുറിച്ചുള്ള നമ്മുടെ ആ ധാരണ, അതിൽ വരുന്ന പെസകാണ്. അപ്പൊ ഈ പ്രവൃത്തികൾ, പ്രകൃതിയുടെ ഈ പ്രവൃത്തികൾ, അതിനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് അല്ല സന്യാസിയുടെ ജോലി. ഒഴിവാക്കാൻ പറ്റത്തില്ല എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യുക? അതിനെ യോഗാത്മകമായി അനുഷ്ഠിക്കുക. അതാണ് ഗീതയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ഗീതയിൽ കൂടുതലും ആ കർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അടുത്തിനി പറയാൻ പോകുന്നു അത് തന്നെ, യോഗാത്മകമായ കർമാനുഷ്ഠാനം. അത് പറയുമ്പോൾ ചിലർ ചോദിക്കും, അങ്ങനെ ഈ യോഗാത്മകമായ കർമാനുഷ്ഠാനം നല്ലത് തന്നെ, ഞാൻ അങ്ങനെ യോഗാത്മകമായ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ എനിക്ക് ധ്യാനിക്കാൻ സമയം കിട്ടുന്നില്ല, പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല, അങ്ങനെ ചിലർ പറയാറുണ്ട് ആശ്രമത്തിൽ വന്നിട്ട്. എപ്പോഴും കർമ്മത്തിലായി പോകുന്നു. ഇതൊരു സാധാരണ പരാതിയാണ്. ഇവിടെയുള്ള പരാതിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊന്നും ഞാൻ പറയുന്ന കാര്യം ഇവിടുവാണ്ട് യോജിപ്പിക്കരുത്, വെറുതെ എന്നെ പ്രതി കൂട്ടി കേട്ടരുത്. ഞാൻ പറയുന്നത് ഞാൻ താമസിക്കുന്ന ഒരു ആശ്രമത്തിന്റെ കാര്യമാണ്. ഇവിടെ ഞാൻ ഈ പറയുന്നതിൽ ഒരു ദോഷങ്ങളും ഇവിടെ ഇല്ല, നന്മകൾ മാത്രമേ ഉള്ളൂ. അപ്പോ ചെല് പറയും, ധ്യാനിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും കർമ്മത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയും, പരാതി പറയും. അങ്ങനെ പരാതി പറഞ്ഞ ഒരിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശരി, കഥയല്ല വാസ്തവം തന്നെ, ഇന്നു മുതൽ സർവകർമ്മങ്ങളിൽ നിന്നും സന്യാസം അനുവദിച്ചിരിക്കുന്നു, ഒരു പ്രവൃത്തിയും വേണ്ട, ധ്യാനിച്ചോളുക. ശരി, അപ്പോൾ ഇയാള് ധ്യാനിക്കാൻ പൊരുമട്ടു. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്, എന്താണ്? അത് കംപ്ലീറ്റ് അടച്ചിട്ടിരുന്ന് ധ്യാനിക്കാൻ ഒക്കത്തില്ല, എവിടെയെങ്കിലും ഒരു ചെറിയ കാണാനുള്ള ഒരു ചെറിയൊരു ഹോള് വേണം. കാരണം ഇത് ഒന്ന് നിരീക്ഷിക്കണം, ധ്യാനമാണോ നടക്കുന്നതാണ് പറഞ്ഞാൽ അത് പറ്റത്തില്ല. ധ്യാനിക്കുകയാണ് ഞാൻ കംപ്ലീറ്റ് അടച്ചിട്ടിരുന്നേ ധ്യാനിക്കത്തുള്ളൂ, വേറെ ആരും കാണാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ധ്യാനിക്കാൻ ഒക്കത്തില്ല. ആ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ കർമ്മം തന്നെ ചെയ്തോളാം. നടന്ന സംഭവമാണ്. അപ്പൊ എന്താണ്, കർമ്മത്തിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുക, ധ്യാനം എന്ന് പറയുന്നത് എന്താണ്? വാസ്തവത്തിൽ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ഒരാളിനെ കർമ്മത്തിലേക്ക് ഒരുവൻ വരുന്നെന്ത്? ആരും അവനെ തള്ളിവിടുന്നതല്ല. ഭഗവാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്, അവന്റെ പ്രകൃതി തന്നെ അവനെ കർമ്മത്തിലേക്ക് കൊണ്ടുവരികയാണ്. ചെല്ലു പറയും, ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് കർമ്മങ്ങളുള്ളതുകൊണ്ടാണ് ഈ കർമ്മത്തിൽ ഏർപ്പെടേണ്ടി വരുന്നത്. ഇവിടെ നിന്ന് വിട്ട് നേരെ ഹിമാലയത്തിൽ പോയാൽ അവിടെ ഈ കർമ്മത്തിന്റെ ഒന്നും ശല്യം വരത്തില്ല. കാരണം അവിടെ കർമ്മമില്ലല്ലോ. അത് ഹിമാലയത്തിൽ പോകുന്നതുവരെ ഉള്ളൂ. ഹിമാലയത്തിൽ ചെന്ന് കഴിയുമ്പോഴറിയുന്ന അവിടെ ഇതിലും വലിയ കർമ്മങ്ങളാണ്. ഇവിടെ ആള് കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് കർമ്മം ചെയ്താൽ മതി, ഇവിടെ ആള് കുറവായതുകൊണ്ട് കൂടുതൽ കർമ്മം ചെയ്യേണ്ടി വരും, ഉള്ളവർ കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരും. അല്ലെങ്കിലോ, ശരിയെന്നാ അതിന് പോകുന്നു, ഞാൻ ഗുഹയിലേക്കാണ് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹയിൽ പോയിരുന്നു ഉറങ്ങും. ഉത്തമനായിരിക്കണമെന്ന് പറയുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ്, പക്ഷെ അതിന് യോഗ്യത വേണ്ടേ? അപ്പോൾ കർമ്മ സാഹചര്യങ്ങളിൽ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് നമ്മുടെ കർമ്മം തന്നെ. ആ കർമ്മം തന്നെയാണ് അവിടെ കൊണ്ട് എത്തിക്കുന്നത്. ആ കർമ്മം, കർമ്മത്തെ നമ്മൾ വഴിക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുന്നതല്ല, പിന്നെ അത് നമ്മുടെ കൂടെ വരുന്നതാ. നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മുടെ കൂടെയുണ്ട്, അതിനെങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഒഴിവാക്കാനേ പറ്റത്തില്ല. അതിപ്പോൾ എവിടുന്ന് വന്നാലും ശരി, കേരളത്തിൽ നിന്ന് വന്നാലും ശരി, അമേരിക്കയിൽ നിന്ന് വന്നാലും ശരി, അവൻ കൊണ്ടുവരുന്ന സാധനം എവിടെ ചെന്നാലും കാണും, ഏത് മഠത്തിൽ ചെന്നാലും കാണും. അതവൻ ചെയ്തു തന്നെ തീരണം, ചെയ്യാതെ പറ്റത്തില്ല. ഒരാൾ പറയുന്നുണ്ടോ, എനിക്ക് ധ്യാനത്തിനുള്ള ഇതാണെങ്കിൽ അവന് അതിനുള്ള അവസരം ഉണ്ടാവും. അതിനുള്ള അവസരം ഒരിക്കലും ഉണ്ടാകാതെ വരത്തില്ല. അവനങ്ങനെ ധ്യാന നിഷ്ഠനായിട്ട് തന്നെ ഇരിക്കാം. പക്ഷെ അതിന് കഴിയാത്തിടത്തോളം കാലം അവൻ കൂടെ കൊണ്ടുവന്ന കർമ്മത്തിനനുസരിച്ച് പോവുക എന്നുള്ളതേ ഉള്ളൂ. അത്തരം കർമ്മങ്ങളെ നിസ്വാർത്ഥമായി അനുഷ്ഠിക്കുക. സ്വാർത്ഥത വരാവുന്ന കർമ്മങ്ങളെ ഉപേക്ഷിക്കുക. അതുമാത്രമേ ഇന്നത്തെ സന്യാസത്തിന് അത്രയേ ഉള്ളൂ അർത്ഥം. അപ്പൊ സ്വാർത്ഥതയെ ത്യജിക്കുന്നതാണ് ഗൃഹസ്ഥാശ്രമ ത്യാഗം എന്ന് പറയുന്നത്. നിസ്വാർത്ഥതയെ സ്വീകരിക്കുന്നതാണ് സന്യാസം. അങ്ങനെ ഇരിക്കുന്നവൻ സർവഥാ വർത്തമാനോപി, അങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, അവനെന്താ സംഭവിക്കുന്നത്? അവനിൽ നിന്ന് ആ കർമ്മങ്ങൾ, ഇനി അങ്ങനെ നിസ്വാർത്ഥമായി ചെയ്യുന്ന കർമ്മങ്ങൾ, അതെല്ലാം ഒഴിഞ്ഞിട്ട് ചില ആശ്രമങ്ങളൊക്കെ റിട്ടയർമെന്റ് ഉണ്ട്. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇത്ര വർഷം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് റിട്ടയർമെന്റ് കൊടുക്കും. പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ പോയി കർമ്മങ്ങളൊന്നും ഇല്ലാതെ താമസിക്കാം. കഥയെല്ലാം ഉള്ളത് തന്നെ ചില ആശ്രമങ്ങളിൽ അങ്ങനെയാണ്. അപ്പോ അങ്ങനെ ഒരു റിട്ടയർമെന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ സന്യാസം സംഭവിക്കുമോ? ഒരിക്കലും സംഭവിക്കത്തില്ല. ആ കർമ്മം ചെയ്ത് ശരീരത്തിനും മനസ്സിനുമൊക്കെ ശേഷി കുറയുമ്പോൾ ആ കർമ്മത്തിൽ നിന്നൊക്കെ ഉള്ള ഒരു മോചനം എന്നുള്ള നിലയ്ക്ക് അത് നല്ലത് തന്നെ. പക്ഷെ ഇവിടെ പറയുന്ന കർമ്മ സന്യാസം അതാകത്തില്ല. കർമ്മത്തിന്റെ ബാഹ്യമായ ത്യാഗം അതാകത്തില്ല. ഇവിടെ പറയുന്ന കർമ്മത്തിന്റെ ബാഹ്യമായ ത്യാഗം എന്ന് പറയുന്നത് അത് ചില വ്യക്തികളുടെ പ്രാരബ്ധമനുസരിച്ച് മാത്രം സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ അവരിൽ നിന്ന് ബാഹ്യമായ കർമ്മങ്ങൾ ഒഴിഞ്ഞു പോയെന്ന് വരാം. അതിന് ഒരേ ഒരു കാരണം മാത്രമേ പറയാനുള്ളൂ, എന്താണ്? ആ വ്യക്തിയുടെ പ്രാരബ്ധം. അല്ലാതെ റിട്ടയർമെന്റ് കൊടുക്കുന്നതല്ല. ആ ഇത്രയും കാലം നീ പ്രവർത്തിച്ചു, ഇനി മുറിയിൽ സ്വസ്ഥമായിട്ടിരുന്നു എന്ന് പറഞ്ഞ് ഒരു മുറി കൊണ്ടിരുത്തുന്നതല്ല. അങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ അവന് കർമ്മം ഉണ്ടായിരിക്കും. അവന്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ ശേഷിയില്ലെങ്കിലും മനസ്സുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. മറിച്ച് അവന്റെ പ്രാരബ്ധം അനുകൂലമാണെങ്കിൽ എന്ത് ചെയ്യുന്നു? മാനസികമായി ശാരീരികമായ കർമ്മങ്ങൾ അവനൊന്ന് ഒഴിഞ്ഞു പോകുന്നു. അതാണ് ബ്രഹ്മവിദ്വരൻ മരിയാൻ വരിഷ്ഠൻ എന്നെല്ലാം ശാസ്ത്രങ്ങളിൽ വിശദീകരിക്കുന്നത്. അത്തരമൊരു കർമ്മത്യാഗത്തിന് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത്തരമൊരു കർമ്മത്യാഗത്തിനുള്ള പ്രാരബ്ധമുണ്ടെങ്കിൽ അത് അവന് സംഭവിക്കും സ്വാഭാവികമായി. അവിടെയാണ് ബാഹ്യമായ കർമ്മത്യാഗം പരിപൂർണതയിലെത്തുന്നത്. സർവഥാ വർത്തമാനോ, ഇനി അങ്ങനെ ഒരുവൻ ഇരുന്നാലും എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള മുഖ്യമല്ല. ഇനി അങ്ങനെയല്ല, അവൻ ആത്മബോധം നേടി ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട്, ഗുരുവിന്റെ കൃപ കൊണ്ട് അവൻ നിസ്വാർത്ഥമായ കർമ്മരംഗത്ത് തന്നെ നിന്നു. അവനവന്റെ പൂർവ്വ കർമ്മ പരിഭാഗം കൊണ്ട്, പുണ്യം കൊണ്ടവന് ഈ പറയുന്ന ഏവം വേദി പുരുഷം പ്രകൃതി ഗുണൈസഹ എന്ന് പറഞ്ഞവൻ, അവനാ പ്രകൃതിയെക്കുറിച്ചും പുരുഷനെ കുറിച്ചുള്ള ഒരു ആത്മബോധം അവനുണ്ടായി. അവൻ നിസ്വാർത്ഥമായ കർമ്മരംഗത്തിൽ തന്നെ നിൽക്കുന്നു, സന്യാസത്തിൽ തന്നെ നിൽക്കുന്നു. അവന്റെ പ്രാരബ്ധം ആ കർമ്മത്തെ ഒഴിയുന്നതിനുള്ളതല്ല, ആ കർമ്മത്തെ തുടരുന്നതിനുള്ളതാണ്. അവൻ കർമ്മം തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും ആത്മബോധത്തിന് ഈ കർമ്മം തടസ്സമല്ല. അവനുവേണ്ടിയും പറയും, എന്താണ്? സർവഥ വർത്തമാനവും ബി, അവൻ കർമ്മരംഗത്ത് തന്നെ നിന്നോട്ടെ. അതുകൊണ്ട് ഈ കർമ്മരംഗം എന്ന് പറയുന്നത് ആത്മബോധത്തിന് തടസ്സമാണ് എന്ന് പറയുന്നത് എന്ന് ധരിക്കുന്നത് ഗീതയുടെ സിദ്ധാന്തം അനുസരിച്ച് ഒട്ടും ശരിയല്ല. എങ്ങനെയോ അതങ്ങ് പ്രചരിച്ചു പോയി. അങ്ങനെ പ്രചരിക്കാൻ എന്താണ് കാരണം? പഴയ കാലത്ത് ആചാര്യന്മാര് ഈ സന്യാസത്തെ ഒരു സ്മാർത്ഥ ധർമ്മമായി വിധിച്ചതുകൊണ്ടാണ്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസം കഴിഞ്ഞ് സന്യാസത്തെയും ഒരു ധർമ്മമായിട്ട് വിധിച്ചു. അവിടെ സന്യാസം എന്ന് പറയുന്നത് എന്താണ്? ഒരു സാധനയായി സ്വീകരിക്കാൻ വേണ്ടി വിധിച്ചതാണ്. എപ്പോ? ഈ സർവധർമ്മങ്ങളും നിർവഹിച്ചതിന് ശേഷം പിന്നെ അവനൊന്നും ചെയ്യാനില്ല. അവൻ പിന്നെ വേറെ എന്തിനുള്ളാം? ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസവും കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൻ എന്ത് ചെയ്യാനാ? എന്നാൽ അവന് സന്യാസം ഇരുന്നോട്ടെ, സർവധർമ്മം കൊണ്ട് പരിപൂർണമായ ത്യാഗം. സന്യാസം എന്ന് പറയുന്നത് അവിടെ ഒരു ആശ്രമധർമ്മമാണ്, വിഹിതമായൊരു ധർമ്മമാണ്, വിഹിതമായൊരു അനുഷ്ഠാനമാണ് അവിടെ സന്യാസം. അവിടെ വിഹിതമായ സർവധർമ്മങ്ങളെയും ത്യജിച്ചിട്ടുള്ള ഒരു അനുഷ്ഠാനം, ഒരു ജീവിത രീതിയാണ്. അതിനെ തെറ്റിദ്ധരിച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത് എന്താണോ സർവകർമ്മ സന്യാസം എന്ന് പറയുന്നത്, അതാണ്. അപ്പൊ അവരാ സന്യാസത്തിന്റെ നിസ്വാർത്ഥത, നിസ്വാർത്ഥ കർമാനുഷ്ഠാനത്തെ അവര് സന്യാസിമാര് പോലും സ്വയം ചിന്തിക്കുന്ന എന്താണ്? എനിക്ക് ശരിയായ സന്യാസിയാവാൻ പറ്റുന്നില്ലല്ലോ. സന്യാസി അത് പറയാൻ കാരണം ഈ ഭക്തൻ അവൻ്റെ അടുത്ത് എന്ന് പറയുന്നുകൊണ്ടാണ്. അവനിങ്ങനെ കർമ്മങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്നാ സന്യാസം എന്താ? കാരണം അവന്റെ മനസ്സിലിരിക്കുന്ന സന്യാസം എന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കുന്നതാണ്. അതുപോലെ സ്വാമി ആകണമെന്നാണ് അവൻ പറയുന്നത്. സ്വാമിക്ക് അത് കേൾക്കുമ്പോൾ തോന്നുന്നു അതാണല്ലോ സന്യാസം, ഇതല്ലല്ലോ. ഇനി എന്നാ അങ്ങനെ ഒരു സ്വാമിയാകുന്നത്? സ്വാമിക്ക് എപ്പോഴും സ്വാമിയുടെ ഇമേജ് നിലനിർത്തണമെന്ന് ഭക്തന്റെ മുമ്പിൽ. അതുകൊണ്ട് ജനമെന്ന് പറയും ഇതൊന്നുമല്ല, ഇങ്ങനെയൊന്നുമല്ല സന്യാസം, ഇതൊന്നുമല്ല സന്യാസം എന്ന് പറഞ്ഞാൽ സ്വാമി എപ്പോഴും മുറിക്കകത്ത് കണ്ണടച്ചിരിക്കണം. വെറുതെ എന്നോട് എത്ര പേര് വന്ന് പറയാറുണ്ട് സ്വാമി എന്നാലും ഇങ്ങനെ ആയിപ്പോയി, കഷ്ടമായി പോയില്ല, ഒരുപാട് പേര് വന്ന് പറയാം, സഹതപിക്കാറുണ്ട്, ഇങ്ങനെ ആയിപ്പോയില്ല, ഇങ്ങനെ വേണം ഇരിക്കുന്നത് സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പോഴും ധ്യാനനിഷ്ഠനായി കണ്ണടച്ച് നിങ്ങളെല്ലാം അനുഗ്രഹം ചെരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണ്ടേ. അപ്പൊ ജനം പ്രതീക്ഷിക്കുന്നതനുസരിച്ച് സ്വാമി ആകാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലെ മുറിക്കാത്ത കണ്ണടച്ചിരിക്കും. അതുകൊണ്ട് ചില ആൾക്കാരെ ബോധ്യപ്പെടുത്താനെങ്കിലും രാവിലെ മേയുന്നൊരു ഒരു മണിക്കൂറെങ്കിലും ഇരിക്കും, അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. ഒന്നുമില്ലെങ്കിലും അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ഞാൻ വെറും ലൗകികൻ, വ്യവഹാരിക്കനെന്ന് വിചാരിക്കത്തില്ലേ എന്ന് വിചാരിക്കും. അപ്പൊ അതല്ല, സന്യാസം എന്ന് പറയുന്ന ഒരു ധർമ്മമായി വിധിച്ചിരിക്കുന്നതാണ്. അപ്പൊ അതിനും അവർ ചോദിക്കും. ശങ്കരാചാര്യർ പറഞ്ഞത് സർവധർമ്മ പരിത്യാഗം, എല്ലാം ഉപേക്ഷിച്ചിട്ട് അത് പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. ഭിക്ഷ മാത്രം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയൊരു സന്യാസമുണ്ട്. പക്ഷേ ശങ്കരാചാര്യർ അവിടെ ഒന്നുകൂടെ പറഞ്ഞു, എന്താണോ ശ്രവണമനനാദികൾ തുറന്നുകൊണ്ടേയിരിക്കണം. ശങ്കരാചാര്യർ സർവ്വം ഉപേക്ഷിക്കാൻ പറഞ്ഞ എന്താണോ, ഒരുവൻ ശ്രവണമനനാദികൾക്ക് യോഗ്യനാണ്, അവനും അവിടെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സുകൊണ്ട്. കർമ്മം എന്ന് പറഞ്ഞാൽ അത് കായികമായ അധ്വാനം മാത്രമല്ല, ചിന്തയെ തന്നെ ഒരു കർമ്മമായിട്ടെടുത്ത് അത്തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിന്തകന്മാരെ എത്ര പേരുണ്ട്, ശരീരം കൊണ്ട് അധ്വാനിക്കുന്നുണ്ട്. അതുപോലെ ശ്രവണമനനാദികളിൽ മുഴുകിയിരിക്കാൻ മറ്റ് കർമ്മങ്ങൾ തടസ്സമായി വരുമ്പോൾ അതിന് യോഗ്യത ഉള്ളവൻ എന്ത് ചെയ്യുന്നു? അവൻ മറ്റ് കർമ്മങ്ങൾ ഉപേക്ഷിച്ചിട്ട്, ഗാർഹസ്ഥ്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ, കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് അവൻ എന്ത് ചെയ്യുന്നു? ശ്രവണമനനാദികൾ മുഴുകിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ ശരീരരക്ഷ ആർക്കായാലും അതൊരു ആവശ്യമായി വരുന്നു. ശരീരം നിലനിർത്തണമെങ്കിൽ ഭക്ഷണം വേണം, വസ്ത്രം വേണം, അങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ വേണം. അത്ര അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് പറഞ്ഞു? ഭിക്ഷയെടുക്കാൻ പറഞ്ഞു. അപ്പൊ ശരീരധാരണത്തിന് വേണ്ടി ഭിക്ഷാടനത്തെ സ്വീകരിച്ച് ശ്രവണമനനാദികൾ മാത്രം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ബാക്കി കർമ്മങ്ങളെ ഉപേക്ഷിച്ചു. അങ്ങനെയുള്ളൊരു സന്യാസത്തെയാണ് ശങ്കരാചാര്യർ പറഞ്ഞത്. ആചാര്യ ചോദിക്കും, എന്നാ പിന്നെ അത് അതായാലെന്താ, അങ്ങനെ ആയാലെന്താ? പക്ഷെ അത് ശങ്കരാചാര്യ പറഞ്ഞു, ആ കാലത്തേക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു. അതിന്റെ കാലം കഴിഞ്ഞുപോയി, കാരണം ഭിക്ഷാടനം നിരോധിച്ചു കഴിഞ്ഞു. ഭിക്ഷ എടുക്കുന്നത് നമ്മുടെ ഭരണഘടനയിലെ ചില വകുപ്പുകളനുസരിച്ച് കുറ്റകരമാണ്. ഇപ്പൊ ശങ്കരാചാര്യർ പറഞ്ഞ സന്യാസം, അതുകൊണ്ടല്ലേ ശങ്കരാചാര്യരുടെ പരമ്പരപ്പെട്ട സ്വാമിമാര് തന്നെ മഠാധിപന്മാരായിട്ടിരിക്കുന്നു. അവരാരും ഭിക്ഷ എടുക്കാൻ പോകുന്നില്ല, അവർക്ക് മനസ്സിലായത് അപകടകരമാണ്, ജയിലിൽ പിടിച്ചിടും, അല്ലെങ്കിൽ തന്നെ ജയിലിൽ പിടിച്ചിടും. പിന്നെ ഭിക്ഷ അവിടെ എടുക്കാൻ പോയാലോ? അപ്പോ അത് പ്രായോഗികമല്ല അന്ന് പറഞ്ഞ കാര്യം. കാലം ഇനി ഒരിക്കലും അതുപോലെ തിരിഞ്ഞു വരാനും പോകുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ അടുത്ത കല്പത്തിൽ വീണ്ടും നമ്മളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. പക്ഷെ ഇനി വരുന്ന കാലങ്ങൾക്ക് അതും സാധ്യമല്ല, കാലത്തിന്റെ വ്യത്യാസം കൊണ്ട്. അവിടെയും എന്താണ്, അവിടെയും സന്യാസിക്ക് ഒരു ധർമ്മമുണ്ട്. അവിടെയും അവിടെയും വിധി നിഷേധങ്ങളെ അങ്ങനെ പലരും വരാറുണ്ട്. സ്വാമിയെ ഒരാൾ ആശ്രമത്തിൽ വന്നു, ഭക്ഷണം കഴിക്കാൻ നേരത്ത് കൈ കഴുകിയില്ല. കൈ കഴുകാന്ന് വെച്ചാൽ അപ്പോൾ പൈപ്പിൽ വെള്ളമില്ലായിരുന്നു, കൈ കഴുകാതെ അങ്ങ് ഭക്ഷണം കഴിച്ചു. ഇത് ഞാനവിടെ ഇത് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ആളിന് തോന്നി, ഓ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചാൽ ഇനി സ്വാമി എന്ത് വിചാരിക്കും? അപ്പോൾ അവിടെ ഇരുന്നുള്ളൊരു പ്രയോഗം എന്താണ്, സന്യാസിമാർക്ക് വിധി നിഷേധങ്ങളൊന്നും ഇല്ല, കൈ കഴുകിയിട്ടും ഭക്ഷണം കഴിക്കാം, കൈ കഴുകാതെയും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. ഇത് നടന്ന സംഭവമാണ്. ഞാൻ വളരെ സൗമ്യമായിട്ടാണ് ചോദിച്ചത്, ഈ ശൗചം വേണ്ടിടത്തല്ല സ്വാമി ഇങ്ങനെയാണോ? വിധി നിഷേധങ്ങളില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ സ്വാമി ഒന്നും മിണ്ടിയില്ല, മനസ്സിലായതും ഇല്ല അത്. അപ്പോ അങ്ങനെ തനിക്ക് സൗകര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം വിധി നിഷേധങ്ങൾ ഇല്ല എന്ന് പറയും. അങ്ങനെ ചിലരുണ്ട് സന്യാസിയാകുമ്പോൾ അവിടെ വിധി നിഷേധമൊന്നുമില്ല എന്നല്ല, സന്യാസി എവിടെയൊക്കെ വിധിച്ചിട്ടുണ്ടോ അത് വിഹിതമായിട്ടുണ്ടോ അവിടെ എല്ലാം വിധി നിഷേധങ്ങളും ഉണ്ട്. അതാണ് സന്യാസിയോട് പറയുന്നത്. എന്താണ് അവന് പര്യാപ്തമായ സാധനങ്ങൾ മാത്രമേ വയ്ക്കാവൂ. ഒരുപാട് നിഷേധങ്ങളുണ്ട് സ്മൃതികളിൽ. സ്മാർത്ഥ സന്യാസത്തിനാണെങ്കിൽ വളരെയധികം നിഷേധങ്ങളുണ്ട്, വിധികളുണ്ട്. ഇന്ന ഇന്നതൊക്കെ ചെയ്യണമെന്ന് പറയുന്ന വിധി, വിഭവിക്ഷാടനം എടുത്ത് ആഹാരം കഴിക്കാമെന്ന് പറയുന്ന ഒരു വിധിയാണ്. പരിഗ്രഹം പാടില്ല, അപരിഗ്രഹം എന്ന് പറയുന്ന നിഷേധമാണ്, പരിഗ്രഹത്തെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. അപ്പോൾ സന്യാസത്തിന് വിധി നിഷേധങ്ങളുണ്ട്. നമ്മൾ അനുഷ്ഠിക്കുന്ന ആശ്രമ സന്യാസം എന്ന് പറയുന്നത് വിധി നിഷേധങ്ങളോട് കൂടിയാണ്. പിന്നെ വിധി നിഷേധങ്ങൾ ഇല്ലാന്ന് പറയുന്ന ആരൊക്കെ അത്യാശ്രമിക്കും, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം ഇതിനെയൊക്കെ അതിക്രമിച്ചവനാണ് അത്യാശ്രമി. അത്യാശ്രമിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വിധി നിഷേധങ്ങളൊന്നുമില്ല, അവരിതൊന്നും പറയത്തുമില്ല. അത്യാശ്രമ പദവി എന്ന് പറയുന്നത് ഏകദേശ ഈ പ്രപഞ്ചത്തെ വിസ്മരിച്ചതുപോലെ കഴിയുന്നവരെ സംബന്ധിച്ചാണ്. അവിടെയാണ് വിധി നിഷേധങ്ങൾ ഇല്ലാതെ വരുന്നത്. ബ്രഹ്മവിത്ത് എന്ന് പറയുന്ന അവസ്ഥയിൽ പോലും അവിടെ വിധി നിഷേധങ്ങളെ പാലിക്കണമെന്നാണ്. പരമാവധി വിധിവത് കർമ്മ എന്നാണ് ബ്രഹ്മവിത്തിനെ കുറിച്ച് പോലും പറയുന്നത്. ബ്രഹ്മവിത്ത് പോലും വിധിവത്തായി കർമ്മങ്ങൾ ചെയ്യും, എന്നുവെച്ചാൽ ലോക നിയമങ്ങളനുസരിച്ച് മര്യാദ അനുസരിച്ച് അവൻ കർമ്മം ചെയ്യുന്നു. അനപ്പുറം വരൻ വരിയാൻ എന്നൊക്കെ പറയുന്ന അവസ്ഥകളിലേക്ക് പോകുമ്പോഴാണ് അവിടെ വിധി നിഷേധങ്ങളെല്ലാം ശ്രദ്ധിക്കാതിരിക്കുന്നത്. വിധി നിഷേധങ്ങളെ അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങളിൽ അയാൾ ഉദാസീനായിരിക്കുന്നു. അയാൾ നിയമങ്ങളെ പാലിക്കണമെന്നോ അശ്വിന് നിയമങ്ങളെ തെറ്റിക്കണമെന്നോ ഉള്ള ചിന്തയില്ലാതിരിക്കുന്നു. പ്രപഞ്ചബോധം തന്നെ അവിടെ അവ്യക്തമായിരിക്കുന്നു. അപ്പോൾ അത് സന്യാസിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. വിധി നിഷേധങ്ങളെയൊക്കെ അതിക്രമിക്കാനും സന്യാസത്തിന് വിധിയില്ല. അപ്പോൾ സന്യാസത്തിലും ഇവിടെ പറഞ്ഞു വരുന്നതാണ്, സർവഥാ വർത്തമാനം എന്ന് പറയുമ്പോൾ അവിടെ കർമ്മത്തെ ത്യജിച്ചിട്ടാകാം, അല്ലെങ്കിൽ കർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ടാകാം, രണ്ടും ആകാം. അപ്പം സന്യാസം എന്ന് പറയുമ്പോൾ അതിന് കർമ്മത്യാഗം എന്ന് പറയുന്ന ഒരർത്ഥം വരുന്നില്ല. കർമ്മത്യാഗം എന്ന് പറയുന്ന അർത്ഥം വരുന്ന ഇവിടെ വിഹിത കർമ്മങ്ങളുടെ ത്യാഗം, ആ അർത്ഥമേ വരുന്നു. അവൻ അവന്റെ പ്രാരബ്ധം കൊണ്ട് അവന് വന്നു ചേരുന്ന കർമ്മങ്ങൾ, അല്ലെങ്കിൽ അവന്റെ സാഹചര്യങ്ങളിൽ അവന് വന്നു ചേരുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ അവൻ വിവേകപൂർവം അനുഷ്ഠിച്ചതിനെ തീരുന്നു. അപ്പോൾ ചോദിക്കും, പ്രാരബ്ധം കൊണ്ട് വന്നു ചേരുന്ന കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കാമില്ല? അവിടെ ഗ്രാഹ്യത്യാജ്യ ബുദ്ധിയോടുകൂടി അവൻ ധർമ്മാധർമ്മ വിവേചനത്തോടുകൂടി അവൻ അനുഷ്ഠിക്കുന്നു, എല്ലാം ചെയ്യാൻ ഒക്കത്തില്ല. അതെങ്ങനെയാണ് പ്രാരബ്ധം കൊണ്ടുവന്നു ചേരുന്നതിനെങ്ങനെ ഗ്രാഹ്യത്യാജ്യ ബുദ്ധിയോടുകൂടി അനുഷ്ഠിക്കാൻ പറ്റും? കാരണം ഒരു കർമ്മം മുഴുവന്റെ മുമ്പിൽ വരുമ്പോൾ അവന് പ്രാരബ്ധമാണോ അതേ പ്രാരബ്ധമല്ല എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അത് തന്റെ പ്രാരബ്ധമാണോ അല്ലയെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അവിടെ അവൻ എന്ത് ചെയ്യുന്നു? ഒന്ന് പറയുന്ന എന്താണ്? തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ. അതിനാണ് ആശ്രമധർമ്മങ്ങൾ വച്ചിരിക്കുന്നത്. അതിന് ഇന്ന ആശ്രമത്തിന് ഇന്ന ധർമ്മം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമത്തിന് ഇന്ന ധർമ്മം, സന്യാസാശ്രമത്തിന് ഇന്ന ധർമ്മമെന്ന് അവിടെ വേർതിരിച്ചിരിക്കുന്നു. അപ്പോൾ ആ ശാസ്ത്രത്തിന്റെ വേർതിരിവനുസരിച്ച് അവനെന്ത് ചെയ്യുന്നു? അവനത് ചെയ്യുന്നു. അപ്പൊ ചില ചോദിക്കും, ഞാൻ സന്യാസിയായി, പക്ഷെ എനിക്ക് ശാസ്ത്രമൊന്നും അറിയില്ല, ഭക്തനാണ്, അതുകൊണ്ട് ഞാൻ ശാസ്ത്ര വിരോധിയാണ്. അപ്പൊ എന്ത് ചെയ്യും? ശാസ്ത്രം അതറിഞ്ഞിരുന്നേ പറ്റും. ധർമാധർമ്മ വിവേകപൂർവമായി പ്രവർത്തിക്കുന്നതിന് ധർമാധർമ്മങ്ങളെ കുറിച്ച് ബോധം ഉണ്ടായേ പറ്റും. അതിനാവശ്യമുള്ള ആ വിവേകത്തെ സമ്പാദിക്കണം, അത് ശാസ്ത്രത്തിൽ നിന്ന് തന്നെ സമ്പാദിക്കണം. അപ്പൊ ചിലർ പറയും, ഇതൊക്കെ അറിയുന്നതിന് മുമ്പാണ് സ്വാമി ആയിപ്പോയത്, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പൊ ആയിട്ടില്ലെന്ന് കരുതിയ പ്രശ്നം എന്ത് ചെയ്യും? ഇതുകൂടെ ചേർന്നാലേ സ്വാമി ആകത്തുള്ളൂ. അത് ഗ്രഹിക്കണം, ശാസ്ത്രത്തിൽ നിന്ന് തന്നെ അത് ഗ്രഹിക്കണം. ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്, തസ്മാ ശാസ്ത്രം പ്രമാണന്തേ എന്ന് പറഞ്ഞിരിക്കുന്നു. അക്ഷരവിരോധിയാണെങ്കിൽ എന്ത് ചെയ്യും? ശാസ്ത്രത്തെ എങ്ങനെ സമീപിക്കും? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പുസ്തകം വായിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പുസ്തകങ്ങൾ സംസ്കൃതത്തിലുള്ള മനുസ്മൃതി വായിച്ചാലേ ശാസ്ത്രമാകുന്നില്ല, അങ്ങനെ ധരിക്കണ്ട. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിൽ വരുന്നത് പുസ്തകമാണ്. പറഞ്ഞ കാലത്ത് ഈ പുസ്തകമേ ഉണ്ടായിരുന്നില്ല, എഴുതുന്ന സമ്പ്രദായം കൂടി ഇല്ലായിരുന്നു, അപ്പോഴാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ ഉണ്ടായത്. പുസ്തകം വായിക്കാമെന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ പറഞ്ഞാൽ പല ബുദ്ധിമുട്ടും വരും. സ്വാമിയായി, കണ്ണിന് നല്ല കാഴ്ചയില്ല, ഇനി എന്ത് ചെയ്യും? ഒത്തിരി പ്രശ്നങ്ങൾ വരും. ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണോ? ഗുരു ഉപദേശമാണ്, പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഗുരുവാക്യമാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോ ധർമ്മാധർമ്മ വിവേചനത്തിന്, താൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള കാര്യത്തിന് സദ്ഗുരുവിന്റെ ഉപദേശത്തെ സ്വീകരിക്കുക. ശാസ്ത്രം എന്ന് പറയുന്നതുകൊണ്ട് അതേ ഉദ്ദേശിക്കുന്നു. ഗുരുവിന്റെ ഉപദേശത്തെ എഴുതി വെച്ചാണ് ശാസ്ത്രം, രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ശാസ്ത്രം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അതല്ല, ഉപദേശം തന്നെ ശാസ്ത്രം. ഇന്ന് നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത് അതാണ്. മനു ഒരു ഗുരുവാണ്, ഗുരുവിന്റെ ഉപദേശം എഴുതി വെച്ചപ്പോൾ അത് മനുസ്മൃതിയായി. വ്യാസൻ ഒരു ഗുരുവാണ്, ഗുരുവിന്റെ ഉപദേശം എഴുതി വെച്ചത് മഹാഭാരതമായി. നമുക്ക് ഇതിനോടൊക്കെയാണ് വിരോധം, ഇത് പുസ്തകത്തിനോടാണ് വിരോധം. ഗുരു ഉപദേശത്തോട് നമുക്ക് വിരോധമൊന്നുമില്ല. അപ്പോൾ ഗ്രന്ഥം, പുസ്തകം എന്നുള്ള ഭാവനയങ്ങ് വിട്ടിട്ട് ഇതൊക്കെ ഗുരുക്കന്മാരുടെ ഉപദേശമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ശാസ്ത്രത്തിനുള്ള ഈ അലർജി എന്ന് മാറും. അപ്പൊ ആ ഗുരു ഉപദേശത്തിലൂടെ ഇപ്പോൾ അർജുനന് എന്ന പ്രശ്നം വന്നു, ധർമാധർമ്മങ്ങളെ കുറിച്ച് കുഴപ്പമുണ്ടായി, ആശയക്കുഴപ്പമുണ്ടായി. അപ്പൊ എന്താ മാറ്റിക്കൊടുത്തത്? ഭഗവാൻ മാറ്റിക്കൊടുത്തു. എങ്ങനെ? ഉപദേശത്തിലൂടെ. ഈ ഉപദേശം എന്താണ് പറഞ്ഞു? ഇത് വിവസ്വാനിൽ നിന്ന് തുടങ്ങിയാണ്. വിവസ്വാൻ മനവേ പ്രാഹ, അങ്ങനെ ആ പരമ്പരയിലൂടെ, മനുപരമ്പരയിലൂടെ വന്നതാണ് ഈ ഉപദേശം. പലരും അങ്ങനെ ധരിക്കുന്നുണ്ട്. ഇന്ന് നമ്മളെ ഗുരു പറയുന്നത് അത് ശരിയാണ്. മറ്റ് ഗുരുക്കന്മാരെ മുമ്പ് പറഞ്ഞിട്ടുള്ള അതൊക്കെ ശാസ്ത്രം, അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മളെ ഗുരു മാത്രം ശരി, ബാക്കിയുള്ള ഗുരുക്കന്മാരെല്ലാം മണ്ടന്മാർ, അങ്ങനെ വരുന്നവരുമുണ്ട്. ഇവിടെയെല്ലാം ഒരിക്കലും വേറെ സ്ഥലങ്ങളിൽ. അപ്പൊ അതല്ല, ഇവിടെ പരമഗുരുവായിരിക്കുന്ന ഭഗവാൻ തന്നെ പറയുന്നത് എന്താണോ, ഇത് അവിടെ നിന്ന് തുടങ്ങിയാണ്. അവിടെ ഇവിടെയൊക്കെ ഗുരുവായിരിക്കുന്ന ഒരാൾ തന്നെ, പലരല്ല. അവിടെ ഉപദേശിച്ചത് ഞാൻ തന്നെ, ഇന്ന് നിനക്ക് ഉപദേശിക്കുന്നത് ഞാൻ തന്നെ. പിന്നെ അർജുനൻ അവിടെ സംശയം ഉണ്ടായി, അതെങ്ങനെയാണ്, ഞാൻ പിന്നെ ഉണ്ടായി, അങ്ങ് അന്നുണ്ടായി, ഇതൊക്കെ എങ്ങനെയാണ്, അതിനൊക്കെ അവിടെ സമാനം പറയുന്നുണ്ട്. നമ്മൾ അതൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ ഈ ഗുരു പരമ്പരയിലൂടെ വരുന്ന ഉപദേശം തന്നെയാണ് ഇന്നത്തെ ഗുരുക്കന്മാർ ഉപദേശിക്കുന്നത്. അതുതന്നെയാണ് ശാസ്ത്രം. ആ ശാസ്ത്രത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ വിവേകത്തെ സമ്പാദിക്കണം. സമ്പാദിച്ചിട്ട് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മ കാണത്തില്ല. തന്റെ പ്രാരബ്ധത്തെ തിരിച്ചറിയും. ഒരു സന്യാസി, നല്ല ഭേദപ്പെട്ട ഒരു സന്യാസിയായിരുന്നു. സന്യാസത്തെ ഒരു നല്ല പ്രൊഫഷനായി സ്വീകരിച്ച ആളാണ്. കഥയല്ല, നല്ല സംഭവമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വിവാഹം കഴിച്ചു. സന്യാസിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല പെയിന്റൊക്കെ അടിച്ച്. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ വരുന്നു. ഒന്ന് ഒക്കത്തുണ്ട്, ഒന്ന് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്താ സ്വാമി, ഇതിങ്ങനെ ഇതെന്റെ പ്രാരബ്ധമാണ്? സ്വാമി പറഞ്ഞിട്ട് കാര്യമൊന്നും, എന്റെ പ്രാരബ്ധം കൊണ്ട് സംഭവിച്ചു പോയാണ്. നമ്മുടെ സന്യാസിക്ക് ഇങ്ങനെ ഒരു പ്രാരബ്ധമുണ്ടെന്ന് നമ്മളെ ശാസ്ത്രങ്ങളിലൊന്നും പറയുന്നില്ലല്ലോ. സന്യാസിയുടെ പ്രാരബ്ധങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ഒന്ന് ഒക്കത്ത് ഒന്ന് താഴെ ഇങ്ങനെ ഒരു പ്രാരബ്ധത്തെ കുറിച്ച് ഒരു പുസ്തകത്തിന് ഞാൻ വായിച്ചില്ല. മനുസ്മൃതിയില്ല, മഹാഭാരതത്തില്ല, ഒരിടത്ത് എഴുതിയിട്ടില്ല. അപ്പൊ സ്വാമി ഇങ്ങനെ ആലോചിച്ചു നോക്കുകയാണ്, അങ്ങനെ എഴുതിയിട്ടില്ല, പിന്നെ ഇതെങ്ങനെയാ സംഭവിച്ചത്? സ്വാമി പറഞ്ഞു, അത് തന്നെ ഞാനും ചോദിക്കുന്നത്, ഇതെങ്ങനെയാ സംഭവിച്ചത്? ഞാൻ കൂടി അറിഞ്ഞില്ല എങ്ങനെയാ സംഭവിച്ചതെന്നുള്ളത്. കഥയിലും നടന്ന സംഭവമാണ്. അപ്പോ എന്താണോ പ്രാരബ്ധത്തെ തിരിച്ചറിഞ്ഞില്ല. തന്റെ പ്രാരബ്ധം അല്ലാത്തതിനെ പ്രാരബ്ധം എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ സ്വീകരിച്ചുകൊണ്ടാണ് സ്വാമിക്ക് ഈ ഗതിയോട് പറ്റിയത്. അത് വരാൻ പാടില്ല. ആ പ്രാരബ്ധത്തെ തിരിച്ചറിയണം, വിവേകം കൊണ്ട് തിരിച്ചറിയണം. വിവേകം എവിടെ നിന്ന് കിട്ടും? ഗുരുവിൽ നിന്ന് അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ നിന്ന് അത് കിട്ടുന്നു. അതിലൂടെ തന്നെ ധർമ്മത്തെ തിരിച്ചറിഞ്ഞ് ആ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. അപ്പൊ അതെന്തായിരിക്കും? അങ്ങനെ അവൻ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുന്നതെല്ലാം സത്കർമ്മമായിരിക്കും. ആ കർമ്മത്തെ നിസ്വാർത്ഥമായി അനുഷ്ഠിക്കുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ സന്യാസിയുടെ സന്യാസധർമ്മം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്ത് ഇന്ന് നടക്കത്തില്ല എന്ന് ശങ്കരാചാര്യർ പറഞ്ഞ അതിന്ന് നടക്കത്തില്ല എന്ന് പറഞ്ഞ അതാണ്. ആ ഒരു കാര്യത്തിൽ ശങ്കരാചാര്യർ കാലഹരണപ്പെട്ടു എന്ന് പറഞ്ഞാലും എന്നോട് ദേഷ്യപ്പെട്ടില്ല. ആ ഒരു സന്യാസത്തിന്റെ കാര്യം, ശങ്കരാചാര്യരുടെ തത്വം അതൊരിക്കലും കാലഹരണപ്പെടത്തില്ല. പക്ഷെ അത്തരം ചില ആചാരങ്ങൾ നിർദ്ദേശിക്കുന്നിടത്ത് അതൊന്നും കാലം മാറിക്കൂ. അതുപോലെ ചില കാര്യങ്ങളിൽ ശങ്കരാചാര്യർ കാലഹരണപ്പെട്ടുപോയി. വർണ്ണധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത്, ഇതുപോലെ ആശ്രമധർമ്മങ്ങളെക്കുറിച്ച് ശങ്കരാചാര്യർ ഏറ്റവും പ്രാധാന്യം കൊടുത്ത രണ്ട് കാര്യങ്ങളാണ് വർണ്ണധർമ്മവും ആശ്രമധർമ്മവും. ഈ രണ്ട് സ്ഥലത്തും ആചാര്യസ്വാമികൾ കാലഹരണപ്പെട്ടുപോയി. അതുകൊണ്ട് ശങ്കരാചാര്യർ പറഞ്ഞ വർണ്ണധർമ്മവും ഇന്നത്തെ കാലത്ത് നിലനിൽക്കാൻ പോകുന്നില്ല, ആശ്രമധർമ്മവും നിലനിൽക്കാൻ പോകുന്നില്ല. എന്തിന്? ആചാര്യ പരമ്പരയിലുള്ള ആചാര്യന്മാർക്ക് പോലും ആ തരത്തിൽ സന്യാസത്തെ അനുഷ്ഠിക്കാൻ കഴിയുന്നില്ല. മുനീനാം ഉത്തരോത്തരം പ്രമാണം, നമ്മൾ പലവണ്ണം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇന്നത്തെ ആചാര്യന്മാർ, ഇന്നത്തെ ഗുരുക്കന്മാർ കാണിച്ചു തരുന്ന മാർഗനിർദ്ദേശത്തെയാണ് സ്വീകരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി മനുസ്മൃതി പൊടിതെട്ടി കുടഞ്ഞെടുത്ത് നോക്കേണ്ട കാര്യമൊന്നും. ഇന്ന് ഗുരുക്കന്മാരെന്ന് നിർദ്ദേശിക്കുന്നത് എന്താണോ സന്യാസം, അവർ പറയുന്നത് നിസ്വാർത്ഥമായ കർമ്മം അനുഷ്ഠാനം തന്നെയാണ് കർമ്മത്യാഗം. അത് ഒരിക്കലും സന്യാസിക്ക് ദൂഷണമല്ല. സർവഥാ വർത്തമാനേവി, അങ്ങനെ കർമ്മരംഗത്ത് നിന്നാലും ശരി, അവൻ അതിലൂടെ ആത്മബോധം സമ്പാദിച്ചാലും അല്ല, ഇനി ആത്മബോധം സമ്പാദിച്ചിട്ട് വീണ്ടും അത് തുടർന്നാലും ശരി, നസഭൂയോ അഭിജായതേ, അവൻ വീണ്ടും ജനിക്കുന്നില്ല. അല്ല, ഇനി അവന്റെ പ്രാരബ്ധം അനുകൂലിച്ച് അവനിൽ നിന്ന് ഈ കർമ്മങ്ങളെല്ലാം ഒഴിഞ്ഞുപോയി, അവൻ തന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ ഒഴിഞ്ഞുപോയി. അവന്റെ പ്രാരബ്ധം അങ്ങനെയാണ്. പിന്നെ ഏതെങ്കിലും ഒന്നിനെ അനുഷ്ഠിക്കുന്നതിനല്ല, പൂർണ്ണമായ ത്യാഗമാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലോ അവനും പിന്നെ ജനിക്കുന്നില്ല. സദ്ഭൂയോ അഭിജായതേ. പറയുന്നതിന്റെ ചുരുക്കം എന്താണ്? ബാഹ്യമായ ഒരാളുടെ ആചരണം കണ്ടിട്ട് നമ്മൾ ഒരിക്കലും വിലയിരുത്തരുത്. ഇവന്റെ ഉള്ളിൽ നോക്കി വിലയിരുത്താൻ, ഉള്ളിൽ എങ്ങനെയാ, ഉള്ളിൽ കയറി എങ്ങനെയാ നോക്കുന്നത് എന്ന് ചിലർ ചോദിക്കും. ആ സാധാരണഗതിയിൽ ഉള്ളിൽ കയറി നോക്കാനും പറ്റില്ല. എന്നാലും അറിയേണ്ടവൻ മനസ്സിലാക്കും ഉള്ളിൽ. അങ്ങനെ അറിയാൻ കഴിയാത്തിടത്തോളം കാലം എന്താണ്? ബാഹ്യമായി വിലയിരുത്തരുത്. അവൻ കർമ്മത്തിൽ നിൽക്കുന്നു, അവൻ കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് നിൽക്കുന്നു. അപ്പോൾ കർമ്മത്തിൽ നിൽക്കുന്നുകൊണ്ട് അവൻ മോശമാണ്, കർമ്മത്തെ ഉപേക്ഷിച്ച് നിൽക്കുന്നവൻ ശ്രേഷ്ഠനാണ്, ഇങ്ങനെയെന്ന് നമ്മൾ വിലയിരുത്തുന്നത് അബദ്ധമാണ്. ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നു, സർവഥാ വർത്തമാനോപി, അവൻ എങ്ങനെ ഇരുന്നോട്ടെ, എല്ലാ പ്രകാരത്തിലും അവൻ വർത്തിച്ചാലും ശരി, ഭൂയു അഭിജായതേ, അവൻ വീണ്ടും ജനിക്കുന്നില്ല. ഈ ഒരു ഭാഗത്തിന് ഞാൻ ഇത്രയും വിശദീകരിച്ചത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് പലതരത്തിലും വ്യാഖ്യാനിച്ചിരിക്കുന്നു, പല പണ്ഡിതന്മാരും പലതും വ്യാഖ്യാനിച്ചിരിക്കുന്നു. ആ വ്യാഖ്യാനങ്ങൾ ശരിയെന്നും തെറ്റെന്നും പറയുന്ന വ്യാഖ്യാനങ്ങൾ പിന്നെ വേറെ. എന്തായാലും ഇത്തരം ശാസ്ത്രങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, അതിന്റെ മൂല്യത്തിന് ചുതി വരാതെ കാലാനുസൃതമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കും. ഇല്ലെങ്കിൽ ഇതും മനസ്സിലാക്കുന്നവനും കാലഹരണപ്പെട്ടു പോകും, മനസ്സിലായ ഔട്ട് ഓഫ് ഡേറ്റ് ആയി പോകും, അത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്രയും വിശദീകരിച്ചത്. ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈസഹ സർവഥാ വർത്തമാനോപി ന സ ഭൂയോഭിജായതേ ധ്യാനേനാത്മനി പശ്യന്തി ഏജിദാത്മാനമാത്മനാ അന്യേ സംഖ്യേന യോഗേന കമയോഗേന ചാപരേ അന്യേ ത്വമജാനന്ദ സ്ഥാവരജംഗമം ക്ഷേത്രക്ഷേത്രജ്ഞസംയോഗാത് തദ്വിദ്ധി ഭരതർഷഭ സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യസ്വ വിനശ്യന്തം യഃ പശ്യതി സ പശ്യതി സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം നഹി നസ്യാത്മനാത്മാനം തതോ യാതി പരം ഗതിം പ്രകൃത്യൈവ ച കർമ്മാണി ക്രിയമാണാനി സർവശ യപശ്യതി തഥാത്മാനം അകർത്താരം സ പശ്യതി യദാ ഭൂത പൃഥക് ഭാവം ഏകസ്തം അനുപശ്യതി തത ഏവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യതേ തദാ അനാദിത്വാദ് നിർഗുണത്വാദ് പരമാത്മായം അവ്യയഃ ശരീരസ്ഥോപി കൗന്ദേയ നകരോതി ന ലിപ്യതേ യഥാ സർവഗതം സൗഷ്മ്യാദ് ആകാശം നോപലിപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാനോപലിപ്യതേ യഥാ പ്രകാശയത്യേക കൃഷ്ണം ലോകമിമം ബ്രവീ ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത ക്ഷേത്രക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷാ ഭൂതപ്രകൃതിമോക്ഷം ച ഏ വിദുര്യാന്തി തേ പരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.